സ്മരിച്ചുകൊണ്ട് ഗീത ഇരുപതാം ശ്ലോകം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ചതുർവിധ ഭക്തന്മാരെ കുറിച്ചാണ്. അർത്ഥം ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. അതിൽ ജ്ഞാനവാൻ പ്രപദ്യതേ, ജ്ഞാനവാൻ എന്നെ പ്രാപിക്കുന്നു. ഏകഭക്തി, ഞാൻ ഏകഭക്തനാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇനി ഈ നാലു വിധത്തിലും ഉൾപ്പെടാത്തവർ ഉദാര സർവീവീതി പറഞ്ഞു. ഈ നാലു കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരാണ്. ആർത്ഥനും ജിജ്ഞാസും അർത്ഥാർത്ഥിയും ജ്ഞാനിയോടൊപ്പം അല്ലെങ്കിലും അവർ ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞു. അവിടെ ഒരു ആളൊരു സംശയം ഉന്നയിച്ചു. അതായത് ആർത്ഥം ജിജ്ഞാസു അർത്ഥാർത്ഥി എന്ന് സാധാരണ പറഞ്ഞു വരുന്നത് ആർത്ഥം ദുഃഖിതൻ, അർത്ഥാർത്ഥി ധനാർത്ഥി. അത് സാധാരണ എല്ലാ മനുഷ്യരെയും ഇത്തരം ഭക്തന്മാരുടെ കൂട്ടത്തിൽ പെടുത്താം, അങ്ങനെയാണ് സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അത് മറിച്ച് വ്യാഖ്യാനിച്ചു. അതായത് അത് അവർ ശ്രേഷ്ഠന്മാരാണ്, സാധാരണക്കാരല്ല. ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇത് വ്യാഖ്യാനിച്ചയാൾ, വ്യാഖ്യാതാവ് ഒരു പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിച്ചാണോ, പുതിയൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയാണോ എന്നൊരു സംശയം ഒരാൾ ഉന്നയിച്ചു. കാരണം ഇപ്പോൾ വ്യാഖ്യാനത്തിൽ അങ്ങനെ ഒരു ശൈലിയുണ്ട്, ആരും പറയാത്ത പറയുക. അപ്പോൾ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ചാണോ, കാരണം അങ്ങനെ സാധാരണ പറയാ അങ്ങനെ വ്യാഖ്യാനിച്ച് അധികം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാധാരണ വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് കരുതുന്നത് ശരിയല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കാത്തതിന് നമ്മൾ ഉത്തരവാദിയല്ല. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പല നമ്മുടെ പ്രാചീനന്മാരായ സാമ്പ്രദായികരായ വ്യാഖ്യാതാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് വിശിഷ്ട ഭക്തന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രധാനമായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് മധുസൂദന സരസ്വതിയാണ്. സാധാരണ നമ്മൾ ധരിച്ചു വരുന്നത് പോലെ ആർത്ഥൻ ജിജ്ഞാസു, ജിജ്ഞാസു പോട്ടെ, ആർത്ഥൻ അർത്ഥാർത്ഥി എന്നൊക്കെ പറയുന്നത് സാധാരണ അജ്ഞരായ ജീവന്മാരാണ്, ഈശ്വരതത്വം അറിയാത്തവരാണ്. അപ്പോൾ ആ അത്തരം വിഭാഗക്കാരിലും എല്ലാവരും ഉൾപ്പെടും എന്നിങ്ങനെ പറയുന്നത് മസൂന സരസ്വതിയുടെ വ്യാഖ്യാനം, നീലകണ്ഠാചാര്യയുടെ വ്യാഖ്യാനം, ഇതുമെല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊന്നും ശരിയല്ല. കാരണം അവിടെ സുഹൃതികളൊന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് പുണ്യവാന്മാർ. അപ്പോൾ സുഹൃതികളായ പുണ്യവാന്മാരായ ഭക്തന്മാരിൽ വിശിഷ്ടന്മാരായിട്ടുള്ളവരാണ് ആർത്ഥനും അർത്ഥാർത്ഥനും. അത് സാധാരണ മനുഷ്യരല്ല. അവരെ കുറിച്ച് ഇനി പറയുന്നുണ്ട്. ഈ പറയുന്ന ഭാഗം കൊണ്ടും അത് ക്ലിയറാകും. അത് ഈ ഭാഗം മാത്രമല്ല, നമ്മുടെ ഈ വിശദീകരണങ്ങൾ ഒരിടത്തും തന്നെ ഇങ്ങനെ പ്രാചീനന്മാരായ ആചാര്യന്മാരുടെ അഭിപ്രായം അല്ലാതെ ഒരിടത്തും ഞാൻ എൻ്റെ നിലയ്ക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായവും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും അഭിപ്രായത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിച്ചിരിക്കും, പക്ഷേ ഒരു പുതുമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയൊരാശയം പറയുക, അങ്ങനെ കയ്യടി വാങ്ങുക, അതിനുള്ളൊരു ശ്രമം അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ബുദ്ധി പടത്താവുന്നതിനപ്പുറം വരെ ഇവിടെ ആൾക്കാർ ചിന്തിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ തന്നെയുള്ള പ്രാപ്തി നമ്മുടെ ബുദ്ധിക്കില്ലാത്തപ്പോ നമ്മുടെ സ്വന്തമായ ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇടം ഇതിനകത്തില്ല. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മനസ്സിൽ കരുതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. കുറഞ്ഞ പക്ഷം ഈ പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ ഭാഷ്യങ്ങളെങ്കിലും ഇടയ്ക്കൊന്ന് മുഴുവൻ വായിക്കാനും മനസ്സിലാക്കാനും പറ്റിയില്ലെങ്കിലും ഒന്ന് ഇതിലൂടെയൊക്കെ ഒന്ന് കണ്ണുപിടിക്കുകയും കൂടെ ചെയ്യുന്നതല്ലതാണ്. ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം മനസ്സിൽ വരുമ്പോൾ നോക്കണം, ഈ പറയുന്നതിന് എവിടെയെങ്കിലും പ്രമാണമുണ്ടോ. പക്ഷെ അതിനൊരു വൈഷമ്യമുള്ളത് ഈ പ്രധാന ഭാഷ്യങ്ങളെല്ലാം സംസ്കൃത ഭാഷയിലാണ്. പക്ഷെ ഇന്നിപ്പോൾ പല ഭാഷ്യങ്ങൾക്കും ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരം സംശയങ്ങൾ തീരും. അല്ലാതെ ഭാവനയിലോ കൽപ്പനയിലോ ഇത്തരം ആചാര്യന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുള്ളപ്പോഴില്ല. കാരണം അത്രയും സമഗ്രമായി ചർച്ച ചെയ്യുന്നത് ശാങ്കരഭാഷ്യമാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഭാഷ്യങ്ങളും രാമാനുജന്റെ, മാധവന്റെ, ശ്രീവല്ലഭന്റെ, ശ്രീധരാചാര്യരുടെ അങ്ങനെ ഒത്തിരി ഭാഷ്യങ്ങളുണ്ട്. പ്രസിദ്ധങ്ങളായ ഭാഷ്യങ്ങൾ മധുസൂദന സരസ്വതി, നീലകണ്ഠാചാര്യർ, അഭിനവഗുപ്തൻ, വ്യാമനമുനി, അങ്ങനെ ഒരു നീണ്ട പട്ടികയാണ്. അപ്പോൾ ഇവരുടെയെല്ലാം വ്യാഖ്യാനങ്ങളിലൂടെ ഒന്ന് പ്രധാന ഭാഗങ്ങളെങ്കിലും ഒന്ന് കണ്ണോടിച്ചു പോയാൽ മാത്രമേ ഗീതയുടെ മുഴുവൻ താല്പര്യം മനസ്സിലാവൂ. ശങ്കരാചാര്യരുടെ ഭാഷ മാത്രം വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ടും ഗീതയുടെ താല്പര്യം മുഴുവൻ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത്തരം സംശയങ്ങളുള്ളവർ അതെല്ലാം നോക്കുക, എന്നിട്ട് അത് സംശയങ്ങൾ പരിഹരിക്കുക, നല്ലൊരു ശ്രമം നടത്തുന്നതല്ല. ഇനി അടുത്ത് പറയുന്നു സാധാരണ ഭക്തന്മാരുടെ കാര്യം. അപ്പൊ സാധാരണ ഭക്തന്മാരെന്ന് പറയുമ്പോൾ ഈ പറയുന്ന അർത്ഥൻ അർത്ഥാർത്ഥി നിലയിലൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അവര് ഭക്തന്മാരല്ല എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള ഭക്തി പാടില്ലെന്നും പറയുന്നില്ല. പക്ഷെ ഭക്തന്മാരുടെ ഉയർന്ന ശ്രേണിയിൽ അവരെ ഉൾക്കൊള്ളിക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് ജ്ഞാനിയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ജ്ഞാനി, ജിജ്ഞാസു, അർത്ഥാർത്ഥി, അർത്ഥകാമി എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ പെട്ടി അതിന് താഴെയാണ് സാധാരണ ഭക്തന്മാർ. ഇവിടെ പറയുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ഭക്തന്മാർ അവിടെ കുറിച്ചാണ് പറയുന്നത്. അവരും ഭക്തന്മാർ തന്നെയാണ്, പക്ഷെ അവരുടെ ഭക്തി മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല. മുമ്പ് പറഞ്ഞവരുടെ എല്ലാം ഭക്തി മോക്ഷത്തിന് ഉപകരിക്കുന്നതാണ്. അവരെ കുറിച്ച് അടുത്ത് പറയുന്നു. ആത്മീവസർവം വാസുദേവം അപ്രതിപത്തു കാരണമുച്യതി. എന്തുകൊണ്ട് സർവവും വാസുദേവനാണെന്നുള്ള ആ ബോധം പ്രതിപത്തി, നിങ്ങളുടെ ആ ബോധത്തോടുകൂടിയുള്ള ഈശ്വരാരാധന, ഉപാസന, ഭക്തി അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല സർവരിലും? അതിനുള്ള കാരണം ഉച്ചതി എന്നുള്ള കാരണത്തെ കുറിച്ച് പറയുന്നു. കാമേഹി തൈതേഹി പുത്ര പശു സർഗാദി വിഷയി ഹൃദജ്ഞാനാപഹൃത വിവേക വിജ്ഞാന പ്രപദ്യന്തേ അന്യദേവത പ്രാപ്നുവന്തി വാസുദേവാദാത്മനോ അന്യാ ദേവത. കാമൈത്തൈത്തൈഹി ഓരോരോ കാമങ്ങൾ എങ്ങനെയാണ്? പുത്ര പശു സ്വർഗാദി വിഷയി, പുത്ര പശു സ്വർഗാദി കാമങ്ങൾ, ഇതിനെക്കുറിച്ച് രണ്ടാം അധ്യായത്തിന് ചർച്ച ചെയ്തതാണ്. യമിമാം പുഷ്പിതാം വാചം എന്ന് പറയുന്ന ആ ഭാഗത്ത് അനേക കാമനങ്ങളോടുകൂടി വൈദികമായ അനുഷ്ഠാനങ്ങളും മറ്റും ചെയ്ത് ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഉദ്ദേശമാണ് പറയുന്നത്. അന്യദേവത എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇന്ദ്രൻ തുടങ്ങിയ ദേവതകളെ ഉപാസിക്കുന്നത്. ഇന്ദ്രൻ പോലെയുള്ള ദേവതകളെ ആരും മോക്ഷത്തിന് വേണ്ടി ഉപാസിക്കാറില്ല. അവർക്കൊരു കാമന കാണും, ആഗ്രഹത്തിന് വേണ്ടി അവരുടെ ഉപാസന എന്ന് പറയുന്നത് കാമ്യ കർമ്മങ്ങളുടെ അനുഷ്ഠാനമോ അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഇവിടെ ഗീതാകാരൻ ഉദ്ദേശിക്കുന്നതും ഭാഷകാരൻ വിശദീകരിക്കുന്നതും. ദൈത്യൈഹി പുത്രപശു സ്വർഗാദി വിഷയൈഹി, സ്വർഗാദികളെ ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹം കൊണ്ടെന്താണ് അപഹൃത ജ്ഞാനാഹ, അവരുടെ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഫലകാംക്ഷയോടുകൂടി അവർ ഓരോ കർമ്മങ്ങളിൽ ഉപാസനകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപഹൃത വിവേക വിജ്ഞാനാഹ, അവരുടെ വിവേക വിജ്ഞാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവരിൽ ഭക്തിയില്ല. സാധാരണ നമ്മൾ പറയുന്നതായ ഭക്തി, ദേവതയെ ഉപാസിക്കുന്നവരിലും ഭക്തിയില്ല. അത് ഭക്തിയുടെ വിവിധ ഭാവങ്ങളെ കുറിച്ച് മധുസൂദന സരസ്വതി ഭക്തിരസായന എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. മധുസൂദന സരസ്വതി അദ്വൈതത്തിന്റെ പരമാചാര്യനാണ്. പക്ഷെ അദ്ദേഹം ഭക്തിരസായനം എന്ന് പറയുന്ന കൃതിയിൽ ഈ പലതരത്തിലുള്ള ഭക്തികളെ കുറിച്ച്, നമ്മൾ ഭക്തി എന്ന് ധരിക്കുന്നത് പലതും ഭക്തിയല്ല എന്ന് അദ്ദേഹം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കൃതിയാണ്. അപകൃത വിവേക വിജ്ഞാന, വിവേകം നഷ്ടപ്പെട്ടവർ. ഇവിടെ പറയുന്നു അന്യദേവത, അന്യദേവതകളെ അവർ ഉപാസിക്കുന്നു, പ്രാപിക്കുന്നു, അതൊന്നും ഭക്തിയല്ല. എന്തുകൊണ്ട്? ഭക്തി എന്ന് പറയുമ്പോൾ ഈശ്വരനുള്ള രീതിയാണ്. അപ്പോൾ ഒരാൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് അയാൾ ഭക്തി വരണമെന്നില്ല. മനസ്സിലുള്ള പല ഭാവങ്ങളിൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഇന്ദ്രനെ ഒരാൾ ഈശ്വരനായി കൽപ്പിച്ച് ഉപാസിക്കുന്നു, അയാളുടെ മനസ്സിൽ ഇന്ദ്രൻ്റെ രതി ഉണ്ടാകത്തില്ല, മറിച്ച് അയാളുടെ രതി എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ ഉള്ള രതി കൊണ്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള മാനസികമായ സങ്കല്പം കൊണ്ട് അയാൾ ഇന്ദ്രനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്രനുള്ള ഭക്തിയാകത്തില്ല, ഈശ്വരഭക്തിയോ അത് ദേവതാഭക്തിയോ ആകത്തില്ല. അയാൾ ഇന്ദ്രനെ ആശ്രയിക്കുന്നുണ്ട്. അതേതുപോലെ ഒരുവൻ ഒരു രാജാവിനെ ആഗ്രഹിക്കുന്നു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ അയാളുടെ മനസ്സിൽ എപ്പോഴും രതി എന്തായിരിക്കും? അയാൾക്ക് ആ രാജാവിൽ നിന്ന് പ്രാപിക്കുന്ന സ്ഥാനമാനങ്ങളിലോ സമ്പത്തിലോ ഐശ്വര്യങ്ങളിലൊക്കെ ആയിരിക്കും അയാളുടെ മനസ്സ് രമിക്കുന്നത്. അയാളുടെ മനസ്സ് ഒരുപക്ഷെ അയാൾ രാജാവിനെ സ്തുതിക്കും, വാഴ്ത്തും, അതെല്ലാം ചെയ്തെന്നിരിക്കും. പക്ഷെ അയാളുടെ താല്പര്യവും അയാളുടെ ഹൃദയം എവിടെയായിരിക്കും? അയാൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളിലായിരിക്കും, അതായിരിക്കും അയാളുടെ മനസ്സ്. അപ്പോൾ ഈ ദേവതാഭക്തന്മാർ പല കൂട്ടരും. ഈ ദേവതകളെ ഉപാസിക്കുമ്പോൾ അവരിൽ ഈ പറയുന്നതായിട്ടുള്ള രതി വരത്തില്ല. അങ്ങനെ ഉള്ള ഭക്തന്മാരെ നോക്കുമ്പോൾ കംസനും ഭക്തനാണ്, രാവണനും ഭക്തനാണ്, ശിശുപാലൻ ഭക്തനാണ്. പക്ഷെ അവരെയൊന്നും ഭക്തിയായിട്ട് ഗണിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെയൊന്നും മനസ്സിൽ ആ ഈശ്വരനുള്ള രതി വന്നിട്ടില്ല. അവർ ഈശ്വരനെ സ്മരിച്ചു, കംസനും സ്മരിച്ചു, ശിശുപാലനും സ്മരിച്ചു, രാവണനും സ്മരിച്ചു. പക്ഷെ ഒരിക്കലും അവരുടെ മനസ്സിൽ ആ രതി ഉണ്ടായിട്ടില്ല. മറിച്ച് എന്താണ്? ഒന്നുകിൽ അവർ അസൂയമുണ്ട്, അല്ലെങ്കിൽ ഭയം കൊണ്ട്, അല്ലെങ്കിൽ വിദ്വേഷം കൊണ്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നു? ഈശ്വരനെ സ്മരിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ സ്മരിക്കുന്ന ഭാവത്ത് എന്തായിരിക്കും? വരുന്ന ഭാവം എന്തായിരിക്കും? അവർ കാമങ്ങൾ കൊണ്ടല്ല ഭജിച്ചത്, പക്ഷേ വിദ്വേഷം പോലെയുള്ള വികാരങ്ങളാണ്. അത്തരം വികാരങ്ങൾ മനസ്സിലിരിക്കുമ്പോൾ ഒരിക്കലും അവർ ഭക്തന്മാരല്ല, പക്ഷെ അവരെല്ലാം സ്മരിച്ചവരാണ്. അവരൊന്നും എന്തുകൊണ്ട് മനസ്സിൽ ആ രതി വരുന്നില്ല? അതുപോലെയാണ് ഇവിടെ ദേവതാഭക്തന്മാരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്. ദേവതകളെ അവർ ആരാധിക്കുന്നു, ഉപാസിക്കുന്നു, ദേവതാർത്ഥം യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷെ അവരുടെ രതി ഇവിടെ ദേവതയിലല്ല, മറിച്ച് അവർ കാമിക്കുന്ന വിഷയങ്ങളിലാണ്, അല്ലെങ്കിൽ മറിച്ച് അവർ ഭയക്കുന്ന, അല്ലെങ്കിൽ അവർ അസൂയപ്പെടുന്ന ആ വിഷയങ്ങളിലായിരിക്കും. അതുകൊണ്ട് അവരെയൊന്നും അവരിലൊന്നും ഭക്തി ഉള്ളതായിട്ട് പറയുന്നു. അവരൊന്നും ഭക്തന്മാരല്ല, എന്നാൽ ഈശ്വരനെ സ്മരിച്ചവരാണ്. ഈശ്വര സ്മരണ കൊണ്ട് അവർക്ക് അതിൻ്റെതായ ഫലം അതുകൂടെ അടുത്ത് പറയും. എന്താണ്? ആര് ഏത് രീതിയിൽ ആരെ ഉപാസിച്ചാലും ഈശ്വരൻ അവർക്ക് ഫലം കൊടുക്കുന്നു. ഈശ്വര സ്മരണയ്ക്കുള്ള ഫലം അവർക്ക് കൊടുക്കുന്നു, അത് മോക്ഷം വരെ കൊടുക്കും. പക്ഷെ അവരെയൊന്നും ഭക്തന്മാരായി ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഒന്ന് ഭക്തിയല്ല, അത് ഭക്തിയെ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ് ഇക്കാര്യം. അങ്ങനെ വരുന്ന ഓരോരോ മാനസിക ഭാവങ്ങൾ, അതുകൊണ്ട് വരുന്ന ഭക്തിയുടെ വ്യത്യാസങ്ങളെല്ലാം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു, അന്യദേവതാഹ പ്രാപ്നുവന്തി, അന്യദേവതകളെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊന്നും ഭക്തന്മാരല്ല. വാസുദേവതാത്മനോ അന്യദേവതാഹ. അന്യദേവത എന്ന് പറയുന്നത് എന്താണ്? വാസുദേവനല്ല, വാസുദേവനിൽ നിന്നും അന്യമായ ദേവതകൾ, ഇന്ദ്രനും മറ്റും അവർ ഉപാസിക്കുന്നു. അപ്പോ വാസുദേവന് ഒരു ദേവതയാണെങ്കിൽ വാസുദേവനായ എന്നെ ഉപാസിക്കാതെ മറ്റ് ദേവതകൾ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു താൻ വാസുദേവൻ ശ്രേഷ്ഠനായ ദേവൻ എന്ന് സ്വയം തന്നെ പറയുക. മറ്റ് ദേവതകളൊക്കെ മോശമെന്ന് പറയും എന്ന് പറയുമ്പം വാസുദേവനും നിരപേക്ഷനല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഇവിടെ വാസുദേവൻ ഏതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാസുദേവ സർവമിതി? ഇവിടെ വാസുദേവൻ എന്ന് പറയുന്നത് സർവാത്മകനായിരിക്കുന്ന ജഗത് നിയന്താവിനെ, അന്തര്യാമിയായിരിക്കുന്ന ജഗന്താവിനെയാണ് ഇവിടെ വാസുദേവനായിട്ട് പറയുന്നത്. ആ ജഗത് നിയന്താവ് വാസുദേവനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് സർവാത്മഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വാസുദേവൻ എന്ന് പറയുമ്പോൾ തൻ്റെ ആ വ്യക്തിഭാവത്തിലൂടെ പരമാത്മഭാവത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വ്യക്തിഭാവത്തെ വിട്ടുകൊണ്ടുമല്ല, അതുകൊണ്ടാണ് ആ പേരുപയോഗിക്കുന്നത്. എന്താണ് വാസുദേവൻ? പക്ഷെ ആ വ്യക്തിഭാവത്തിൽ പുതുക്കുന്നിടത്തിക്കൊണ്ടല്ല, ഈശ്വരീഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്, അത് തൻ്റെ സർവാത്മഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് താൻ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാവ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആ ഭാവത്തിൽ സർവാന്തര്യാമിയായി ഹൃദയേശ്വരനായി ഈശ്വരനെ ഉപാസിക്കാതെ ഈശ്വരനെ അടുത്ത് പറയും. തനും ഓരോരോ ഭാവങ്ങളിൽ വ്യത്യസ്തമായ ഭാവങ്ങൾ ഉപാസിക്കുന്നവർ ഈശ്വർ തത്വത്തെ ഗ്രഹിക്കാതെ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ അപകൃത വിവേക വിജ്ഞാനാഹം. അതുകൊണ്ട് അത് വാസുദേവനെന്നോ ശിവനെന്നോ ഉള്ള പേരിനല്ല മുഖ്യം, പേര് വെറും ശബ്ദം മാത്രം. പക്ഷെ ആ നാമത്തിലൂടെ ലക്ഷ്യമാക്കുന്ന അർത്ഥം, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. ആ വാസുദേവനെ ആരാധിക്കാതെ മറ്റ് ദേവതകളെ ആരാധിക്കുന്നു. അപ്പോൾ ഒരു ഭക്തൻ എന്ന് കരുതുന്നവൻ, ഭക്തനല്ല, അവന്റെ സങ്കല്പങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന ദേവതകളെ അവൻ ഉപാസിക്കുന്നു തത്വത്തെ ഗ്രഹിക്കാതെ. അങ്ങനെ ഉപാസിക്കുന്നവരെ കുറിച്ച് പറയുന്നു, ഇതാണ് സാധാരണ ഭക്തന്മാരുടെ ഈ ലെവലിലാണ്, ഈ നിലവാരത്തിലാണ്. നേരത്തെ പറഞ്ഞ ചതുർവിധ ഭക്തന്മാരിൽ അവരാരും പെടുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവരവരുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഗുരുവിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ സഹായം കൂടാതെ ഇവിടെ പറയും. എന്താണ്? അവൻ വന്നിരിക്കുന്ന കേവലമായ പൂർവ്വവാസനകളെ മാത്രം അനുസരിച്ച്, പ്രാകൃതമായ സഹജമായ വാസനകളെ മാത്രം അനുസരിച്ച് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഓരോ കാമനകളോടുകൂടി ദേവതകളെ ഉപാസിക്കുന്നു. തം തം നിയമം ദേവതാരാധനയെ പ്രസിദ്ധോ യോ യോ, ആരാധനയിൽ പ്രസിദ്ധമായിരിക്കുന്ന നിയമങ്ങളെന്ന് പറയുമ്പോൾ ഇവർക്കുമൊക്കെ അറിവുണ്ടല്ലോ, പ്രസിദ്ധമായ നിയമങ്ങളെയൊക്കെ ഇവർ അറിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ പാമരന്മാരാകും? അപ്പോൾ ദേവതാരാധനയിൽ പ്രസിദ്ധമായിരിക്കുന്ന പാമരന്മാരുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കും, അജ്ഞരുടെ ഇടയിൽ, അജ്ഞരുടെ ഇടയിലും പ്രസിദ്ധിയുണ്ട് ഇതിനെല്ലാം, ദേവതാരാധനയ്ക്കും മറ്റും. അപ്പോൾ അജ്ഞന്മാരുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്ന ഭാവങ്ങൾ, സമൂഹത്തിൻ്റെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്ന ഭാവങ്ങൾ, ആ ഭാവങ്ങളെ ആശ്രയിച്ചുകൊണ്ട് എന്നർത്ഥം. തത്വത്തെ ഗ്രഹിക്കാതെ ഈശ്വരനെ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരും ആയി വരുന്ന ബഹുഭൂരിപക്ഷവും എന്താണ്? തത്വത്തെ ഗ്രഹിച്ചുകൊണ്ടല്ല, കേവലം സങ്കല്പങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. ഈ സങ്കല്പങ്ങളാണ് പ്രസിദ്ധമായിരിക്കുന്ന ഇവിടെ ലോകത്ത്. ലോകം എന്ന് വെച്ചാൽ ഭൂരിപക്ഷവും അജ്ഞന്മാരാണ്. അപ്പോൾ അജ്ഞന്മാരുടേതായി ലോകത്ത് പ്രസിദ്ധമായിരിക്കുന്ന ദൈവതാരാധനെ തം തം നിയമം, അതാത് നിയമങ്ങളെ തം തം ആസ്ഥായ ആശ്രിത്യ ആശ്രയിച്ചുകൊണ്ട്, അല്ല ഗുരുക്കന്മാരുടെയോ ശാസ്ത്രത്തിന്റെയോ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടല്ല, പ്രകൃതിയ സ്വഭാവേന, അത് തന്നെ വിശദമാക്കുന്നു, ജന്മാന്തര ആർജിത സംസ്കാര വിശേഷണം, ജന്മാന്തരമാർജിതമായി ആർജിതമായിരിക്കുന്ന സംസ്കാരങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് അവർ ആരാധിക്കുന്നത്. അവർ ജനനാൽ തന്നെ അവർക്ക് ഈശ്വരാരാധനയിലും മറ്റും താല്പര്യം ഉണ്ടാവും. പൂർവികന്മാർ, അജ്ഞരായ പൂർവികർ അനുഷ്ഠിച്ചു വന്നതിനവരും അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നു. അത് മതങ്ങളുടെ പേരിലും മറ്റ് നാട്ടാചാരങ്ങളുടെ പേരിലും എല്ലാവരും ഇങ്ങനെ അനുഷ്ഠിച്ചു വരുന്നു. അവരൊരിക്കലും ഈശ്വര തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടെ മനസ്സിൽ നിന്നൊരിക്കലും അവർ കാമനകളെ വെടിയുന്നില്ല. അവരുടെ ഭൂരിപക്ഷം ഇങ്ങനെ പെരുകി പെരുകി വരുന്നു. അത്തരക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. ജന്മാന്തരാർജിത സംസ്കാര വിശേഷേണ നിയത നിയമിത, അതാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവരൊരിക്കലും ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മഹാപുരുഷന്മാരെ സമീപിക്കാറില്ല, സദ്ഗ്രന്ഥങ്ങളെ ആശ്രയിക്കാറില്ല, സതുപദേശങ്ങളെ ആശ്രയിക്കാറില്ല. സ്വയാത്മീയ അവരും പോകുന്നു. എല്ലാ വർഷവും മാലയിടും, ശബരിമല പോവും. അത്രയിൽ അവരുടെ ഭക്തി ഒതുങ്ങി നിൽക്കും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് അവർ ഒരിക്കലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാൽ തന്നെ അവരുടെ കാമനകളിൽ നിന്ന് മുക്തരായി അവരൊരിക്കലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ പിന്നെ അതിനെക്കുറിച്ച് സാറിന് പറഞ്ഞു വരുന്ന ഒരു സമാധാനമുണ്ട്. അത്രയായില്ലേ, അവരെന്തായാലും നിരീശ്വരന്മാരായില്ലല്ലോ. അവർക്കത്രയും ഈശ്വര വിശ്വാസമുണ്ടല്ലോ. അത്രയായില്ലേ എന്ന് പറഞ്ഞ് സാധാരണ നമ്മൾ സമാധാനിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ അതിൽ സമാധാനമൊന്നുമില്ല. ഭഗവാൻ പറയുന്ന എന്താണ്? ക്ഷുഭാമി അജസ്രം ആസുരീഷ്യവയോനി, ഇവരെല്ലാം ഞാൻ അവസാനം നരകത്തിൽ തന്നെ തള്ളിയിടുന്നു എല്ലാത്തിനും എന്നാ പറയുന്നു. ഈ പട്ടികയിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ഞാനി, ഈ ഭാഗത്തിൽ പെടാത്ത എല്ലാം നരകത്തിൽ തന്നെ പോകുന്നാണ് പറയുന്നത്. ആരും വെറുതെ വിടത്തില്ലെന്ന്. എന്തുകൊണ്ട്? വിവേകം കൂടാതെയുള്ള ഭക്തി, ഈശ്വരാരാധന, അത് നിഷ്പ്രയോജനമാണ്. അതവന് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാമേഹി അപഹൃതജ്ഞാന, അവന്റെ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു, മൂഢനായിരിക്കുന്നു. അപ്പൊ മൂഢന്റെ വഴിക്ക് പിന്നെ അവനെ നയിക്കാൻ പറ്റൂ? അത് പറയുന്നു. അടുത്ത് നീ പറയും എന്താണ്? എന്നെ ആശ്രയിക്കുന്നവൻ എന്നെ പ്രാപി. ഇത്തരം മറ്റ് ദേവതകളെ ഉപാസിക്കുന്നവൻ അതിനെ പ്രാപിക്കും. അപ്പോൾ ഏത് ദേവതയെ ഉപാസിക്കുന്നു എന്നുള്ളതല്ല, ഏത് ഭാവത്തോടുകൂടി ഉപാസിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അത് വാസുദേവനായാലും ഗുരുവായൂരപ്പനായാലും അയ്യപ്പനായാലും ശരി, അവൻ്റെ മനസ്സിലെന്ത് ഭാവമാണ്? യഥാർത്ഥ ഭാവത്തോടുകൂടി വിവേക വിജ്ഞാനത്തോടുകൂടിയാണ് അവൻ ഉപാസിക്കുന്നതെങ്കിൽ അത് മാത്രമേ അവന് പ്രയോജനം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഫലത്തെ ദേവതയായിരിക്കും അവൻ പ്രാപിക്കുന്നത്. അവന്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ദേവത ചിലപ്പം വസിക്കുന്ന നരകത്തിലായിരിക്കും അവൻ അവിടെ പോകേണ്ടി വരും ആ ദേവതയെ പ്രാപിക്കാൻ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന് താല്പര്യം. അതാണ് നിയമിത. അവനെ നിയമനം ചെയ്യുന്നത് എന്താണ്? അവന്റെ തന്നെ സംസ്കാരമാണ്, അവന്റെ തന്നെ പ്രാകൃതമായ സംസ്കാരങ്ങളാണ്, അതിനനുസരിച്ചുള്ള ഫലം അവിടെ കിട്ടും. തൈത്തൈഹി കാമൈഹി, ഓരോരോ കാമനകളെ കൊണ്ട് ഹൃദജ്ഞാനാഹ, വിവേകം നിശ്ചവർ, സ്വയാ പ്രകൃത്യാ നിയതാഹ, അവരവരുടെ പ്രകൃതിയാൽ നിയമനം ചെയ്യപ്പെട്ടവരായി, തം തം നിയമം ആസ്ഥായ, ഓരോരോ നിയമങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഓരോരോ ഉപാസന പദ്ധതികളെ രീതികളെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട്, അന്യദേവതാഹ പ്രപദ്യന്തി, ഓരോരോ ദേവതകളെ ആശ്രയിക്കുന്നു, ഭജിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇതൊന്നും ഈശ്വരൻ അറിയുന്നില്ലേ, ഈശ്വരൻ എന്തുകൊണ്ട് ഇവരെല്ലാം നന്നാക്കുന്നില്ല എന്ന് ചോദ്യം വരും. അതിനടുത്ത് സമാനം പറയുന്നുണ്ട്, കാമൈസ്തൈസ്തൈർ ഹൃദജ്ഞാന പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതസ്വയ. യോ യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഇങ്ങനെ അജ്ഞന്മാർ ഓരോ ദേവതകളെ ഉപാസിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവരതിലെല്ലാം വളരെ നിഷ്ഠയോടുകൂടി ദൃഢതയോടുകൂടി അവരുപാസിക്കുന്നു. അപ്പോൾ ഇവർക്ക് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വയ്യാത്ത രീതിയിൽ ഉള്ള ദൃഢതയോടുകൂടിയാണ് അവരതിനെ ഉപാസിക്കുന്നത്. ഈ ദൃഢത ഈ അജ്ഞതയിൽ എങ്ങനെ സംഭവിക്കുന്നു? അതിന് സമാനം പറയുന്നു, തേഷാം ച കാമിന, ഈ പറഞ്ഞ കാമികൾ, യോയക്കാമി യാം യാം ദേവതാതനും ശ്രദ്ധയാ സംയുക്തോ ഭക്തശ്ശസൻ അർച്ചിതം പൂജയിതും ഇച്ഛതി. ഈ കാമികൾ എന്നുവെച്ചാൽ ദുരാഗ്രഹികൾ, യാം യാം ദേവതാതനും, ഓരോരോ ദേവതാരൂപങ്ങളെ ശ്രദ്ധയാ സംയുക്തോ ഭക്തശ്ച, വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അർച്ചിതം പൂജയിതും ഇച്ഛതി. അത് നമുക്ക് കാണാം, ഈ പറയുന്ന ജ്ഞാനിയോ ജിജ്ഞാസോ ഒക്കെ അർച്ചിക്കുന്നത് പോലെ തന്നെ ഈശ്വരനെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധയും ഭക്തിയോടും കൂടിയാണ് മാടനെയും മറുതയെയും ഒക്കെ ഉപാസിക്കുന്നവരും. അവരുടെ ഉപാസനയ്ക്കും ആ തീവ്രതയുണ്ട്, അജ്ഞതയിൽ കൂടുതൽ തീവ്രതയുണ്ട്. പറയുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി അത്രയും ഭക്തിയോടുകൂടി അവരതിനെ ഉപാസിക്കുന്നു. അവരുടെ അതിൻ്റെ പിന്നിലുള്ള സങ്കല്പങ്ങൾ എത്ര ക്ഷുദ്രമായിരുന്നാലും എത്ര അല്പമായിരുന്നാലും ശരി, അവരുടെ ശ്രദ്ധയ്ക്കോ ഭക്തിക്കോ കുറവ് വരുന്നില്ല. അതവരുടെ മൂഢത വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ശ്രദ്ധാഭക്തികളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് അതിനൊരിക്കലും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. ചലാം സ്ഥിരാം, ഒരുവൻ ദൃഢീകൃതങ്ങളായിരിക്കുന്ന പൂർവവാസനയ്ക്കനുസരിച്ച് അവന്റെ സങ്കല്പത്തിലുള്ള ദുർദേവതയെ ഉപാസിച്ചാലും ശരി, അവനെ ആ ശ്രദ്ധയും ഭക്തിയൊക്കെ സ്ഥിരമാക്കി കൊടുക്കുന്ന ആരാണ്? ജഗന്നിയന്താവായിരിക്കുന്ന പരമേശ്വരൻ തന്നെയാണ്. വേറെ ആരുമില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഉറപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. ഏയായവ പൂർവം പ്രവൃത്ത സ്വഭാവതോ യോ യോ യാം യാം ദേവതാതനും ശ്രദ്ധയാർച്ചിതമിച്ചതി. പറയുന്നു. ഏതൊരുവനിൽ ആണോ സ്ഥിരതയുള്ളത് അതിൽ ആ സ്ഥിരതയെ ഞാൻ ഉറപ്പിക്കുന്നു. കാരണം അവന് ആ വഴിക്ക് നയിക്കാൻ പറ്റും. അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പിന്നെ പോകുന്ന വഴി അടിക്കുക. അതാണ് ഈശ്വരനും ആ നിയമം തന്നെയാണ് ഇവിടെ. അത് ഈശ്വരന്റെ നിയമം തന്നെയാണ്. കാരണം സന്മാർഗത്തിൽ ചരിക്കുന്നതിനുള്ള എല്ലാ ഉപായങ്ങളും ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവനതിനെ സ്വീകരിക്കുന്നില്ല, ആ വഴിക്ക് സഞ്ചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ പോകുന്ന വഴിക്ക് പോട്ടെ, അതിന് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുക്കും. അത് ഈശ്വരൻ തന്നെയാണ് ചെയ്യുന്നത്. അതിനു വേണ്ട ഫലങ്ങളും ഞാൻ തന്നെ കൊടുക്കുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. ഏയായ്മ പൂർവ്വം പ്രവർത്തക സ്വഭാവതോ ദേവതാദനും ശ്രദ്ധയാർച്ചിതും ഇച്ഛതി. അതാത് ദേവതാരൂപങ്ങളെ അവൻ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്നു. ഒരിക്കലും ഇതൊന്നും ശ്രേഷ്ഠമെന്നുള്ള നിലയ്ക്കല്ല പറയുന്നു. പക്ഷെ സമൂഹം എപ്പോഴും ഈ നിലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലൈനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും. എന്താണ്, അവൻ നിരീശ്വരവാദിയേക്കാളും ഭേദമാണല്ലോ, അത്രയെങ്കിലും ഭക്തി അവനിലുണ്ടായല്ലോ എന്ന് നമ്മൾ സാധാരണ കരുതിപ്പോകും. പക്ഷെ അത് പോരാ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത്തരം ഈശ്വര വിശ്വാസം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ്. അയ്യപ്പനിൽ വിശ്വസിച്ചിട്ട് അവിടെ പോയി മോഷണം നടത്തുന്നതിന് ആ ഒരു ഭക്തി അത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നില്ല. അവിടെ മോഷ്ടിക്കുന്നതും ഭക്തന്മാർ തന്നെയാണ്. അല്ലാതെ ഭക്തിയില്ലാത്തവരോടെ പോയി മോഷണം നടത്തുന്നില്ല. അത്തരം ഭക്തി കേമമാണെന്നിവിടെ പറയുന്നില്ല. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിൽ കാമനയുണ്ടെങ്കിൽ, അവൻ ഭഗവാൻ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഈശ്വരൻ ഉപാസിച്ചു കഴിഞ്ഞാൽ അവൻ ഈശ്വരന്റെ മുതലേനെ കൊള്ളയടിക്കാൻ നോക്കും. കാരണം അവൻ്റെ ഉള്ളിലിരിക്കുന്ന കാമനയാണ്. അപ്പൊ ആ കാമപൂർത്തിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യും? അവിടെയും മോഷണം നടത്തും. അപ്പൊ പറയണവൻ മോഷ്ടിച്ചെങ്കിലും അവൻ ഭക്തനാണല്ലോ, നിരീശ്വരവാദിയെക്കാളും ഭേദമാണല്ലോ എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല. മോഷ്ടിക്കുന്ന ഭക്തനെക്കാളും നല്ലത് മോഷ്ടിക്കാത്ത നിരീശ്വരവാദി തന്നെ, യാതൊരു സംശയമില്ല. അവനത് ചെയ്യുന്നില്ലല്ലോ, ഈശ്വരന്റെ പേര് പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. അത് അടുത്തിന് തുടർന്ന് വരുന്ന ഭാഗങ്ങൾ വിശദമാക്കും. പക്ഷേ പറയുമല്ലോ, തസ്കരായ തസ്കരനായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ആ നിലയ്ക്ക് ഭഗവാൻ തസ്കരനെയും പ്രോത്സാഹിപ്പിക്കും. ഇനി അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഭഗവാൻ ഒരുവനെ എങ്ങനെയാണ് നന്നാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏത് വഴിയിലൂടെയും നന്നാക്കാൻ ഏത് ഉപായങ്ങളെയും സ്വീകരിക്കും. ചിലപ്പോൾ ചിലരെ നന്നാക്കുന്നതിന് അത് വേണ്ടി വരും. ഒരു വളരെ വളരെ കുസൃതിയുള്ള ഒരു കുട്ടി എന്താണ് വഴിപോക്കര കല്ലെറിയും വീട്ടിൽ നിന്നുകൊണ്ട്. വഴിപോക്കർക്ക് അതൊരു വലിയ ഉപദ്രവമായി തീർന്നു. ഒരു ദിവസം അതുവഴി ഒരു സന്യാസി വന്നു, അയാളും കല്ലെറിഞ്ഞു. സാധാരണ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തു ചെയ്യും? ഇവനെ ഓടിക്കും, ഇവനെ ഓടി രക്ഷപ്പെടും. പിന്നെ ആരും പിറകെ ഓടാൻ മെനക്കെടാറില്ല, ഏറ് കൊണ്ടിട്ട് അവർ പോകും. സന്യാസി അങ്ങനെയല്ല, അവനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ഒരു പകുതി മിഠായിയും കൊടുത്തു, അവനെ സന്തോഷിപ്പിച്ചു കല്ലെറിഞ്ഞ്. പിറ്റേ ദിവസം മുതൽ അവൻ കൂടുതൽ കല്ല് കരുതി വെച്ച് ശക്തമായി എറിയാൻ തുടങ്ങി. അപ്പോൾ വഴിപോർക്കൊക്കെ അത് സഹിക്കാൻ വയ്യാതെയായി. അവർ പിടിച്ച് അവനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു. അതോടുകൂടി അവൻ്റെ കല്ലെറിയലും അവസാനിച്ചു. അപ്പോൾ ഭഗവാൻ ചിലപ്പോൾ ഈ രീതികളും അവലംബിക്കാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരാളൊരു ചോദ്യം ചോദിച്ചു, അത് ഈ സന്ദർഭത്തിൽ പറയാം. അങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞു, ഗുരുവിനോട് കോപിക്കരുത് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. ചിലർക്ക് ഒരു സൂചി കടത്താൻ എവിടെയെങ്കിലും പഴുത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവരുണ്ട്, ഒരു തൂമ്പ കടത്താൻ വേണ്ടിയിട്ട്. എങ്ങനെ ഇതിനെ മറിച്ചിടാമെന്ന് നോക്കുന്നവരുണ്ട്. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞു ഗുരുവിനോട് കോപിക്കരുത്. അപ്പൊ അമ്മ പറഞ്ഞു കോപിച്ചോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞതും ഈ അമ്മ പറഞ്ഞതും തമ്മിൽ വിരോധം വന്നില്ലേ? അമ്മ അമ്മ പറഞ്ഞ ഈ പറഞ്ഞതുപോലെയാ. ഇപ്പൊ ഞാൻ നമുക്ക് പറഞ്ഞില്ലേ കഥ, അതുപോലെയാണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇവനോട് കോപിക്കരുതെന്ന് പറഞ്ഞാൽ ഈ പയ്യനെ വിളിച്ചിട്ട് പറയണം നീ കോപിക്കരുത്. അങ്ങനെ ഒരുപാട് പേര് അവനെ ഉപദേശിച്ചു, കൊണ്ടൊന്നും അവൻ നന്നായില്ല. അവസാനം എന്ത് ചെയ്തു, അവൻ്റെ കയ്യിലും മിഠായി പുതി വെച്ചു കൊടുത്തപ്പോൾ അവൻ അപ്പം പഠിച്ചു. അപ്പോൾ ചിലരെ നന്നാക്കാൻ അങ്ങനെ ചില മാർഗങ്ങൾ എന്നെ സ്വീകരിക്കേണ്ടി വരും. ഭഗവാനും അത് തന്നെ പറയുന്നു. അപ്പോൾ ഗുരുക്കന്മാരെല്ലാം അങ്ങനെയും ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്, അങ്ങനെയുള്ള മാർഗങ്ങൾ. അല്ലാതെ ശങ്കരാചാര്യർ പറഞ്ഞതും അമ്മ പറഞ്ഞതും തമ്മിൽ അത് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യർ പിടിച്ച് മറിച്ചിടാൻ നോക്കണ്ട. ശങ്കരാചാര്യർ അങ്ങനെയൊന്നും അറിയുന്ന ആളല്ല. നമ്മൾ ചിലർക്ക് ശങ്കരാചാര്യടുത്തൊന്ന് കൊച്ചി പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല, നമുക്ക് ഒത്തിരി പണിപ്പെടണം. അത്തരം പണി ചെയ്തിട്ടില്ലാത്തവരാണ് അതൊക്കെ ആഗ്രഹിക്കുന്നത്. സുഖമായിട്ടൂടെ ചാപ്പാടൊക്കെ അടിച്ച് ഉറങ്ങിയിട്ട് ശങ്കരാചാര്യനായിട്ടൊന്നും ഒസ്സി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇനി ഒരുപാട് ജന്മങ്ങൾ ജനിക്കേണ്ടി വരും. മനുഷ്യനായിട്ടല്ല, പലതായിട്ടും പിന്നെ മനുഷ്യനായിട്ട് ജനിച്ചാലേ നടക്കത്തുള്ളൂ. എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടിവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്, തസ്യ തസ്യ അചലാം ശ്രദ്ധ. ഇതിനൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു അർത്ഥം, ഇതിന് അതിനപ്പുറമുള്ള ഒരു താല്പര്യം, പിന്നെ അതിൻ്റെ പരമമായൊരു താല്പര്യം, ഇതെല്ലാം മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ പിന്നെ അതിനെയൊക്കെ നിരൂപണം ചെയ്യാൻ നമുക്ക് കഴിയത്തുള്ളൂ. അത്രയും ഗഹനമാണ്. പറയുന്നു, ആ ശ്രദ്ധയെ ഞാൻ നൽകുന്നു, വിദധാമി അഹം, ഞാൻ നൽകുന്നു. ഓരോരോ ഭക്തന്മാരും യാം യാം തനും ഓരോരോ തനുവിന് ദേവതാരൂപങ്ങളെ മാടനുമാർദി ഒക്കെയാണ് ശ്രദ്ധയാ അർച്ചിതി വെച്ചത്. വളരെ ശ്രദ്ധയോടുകൂടി അതിനെല്ലാം അർച്ചിക്കുന്നു. ഇന്ദ്രൻ വരെ ആകാം ഭഗവാൻ പറയുന്നതനുസരിച്ച്. തസ്യ തസ്യ അവർക്കെല്ലാം ഓരോരുത്തർക്കും താം അചലാം ശ്രദ്ധാം അഹമേവ വിദധാമി, ആ അചലമായ ദൃഢമായ ശ്രദ്ധ ആസ്ഥയെ ഞാൻ തന്നെ നൽകുന്നു, ഞാൻ തന്നെയാണ് അത് നൽകുന്നത്. ഭഗവാൻ തന്നെയാണ് അത് നൽകുന്നത്. യോം യോ യാം യാം തനും ഭക്തഃ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമിഹതേ ലഭദേജ തദക്കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ സ തയാ മദ്വിഹിതയാ ശ്രദ്ധയാ യുക്തഃ. ഞാൻ കൊടുക്കുന്ന ആ ശ്രദ്ധ കൊണ്ട് പറയുന്നു. നമ്മൾ പല സന്ദർഭങ്ങളിലും അത് വന്നിട്ടുള്ളതാണ്. ഭഗവാൻ പറയുന്നതാണ്, പാപികളെ ആ പാപത്തിലേക്ക് നയിച്ചിരിക്കുന്നതാരും ഞാൻ തന്നെയാണ്. കാരണം സർവത്തിനും ഈശ്വരനാണ് കർത്തൃത്വമെങ്കിൽ പാപി പാപം ചെയ്യുന്ന അവനെ ആ മുന്നിലേക്ക് അതിൽ കൂടെ തന്നെ അവനെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ. പുണ്യവാനെ സ്വർഗത്തിലേക്ക് നടത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈശ്വരന് അങ്ങനെ പക്ഷപാതമൊന്നുമില്ല. അവന്റെ സംസ്കാരം അവന്റെ വാസന എങ്ങനെയോ അതിനനുസരിച്ച് അവൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും ഈശ്വര സഹായം കൂടാതെ ഈശ്വരന്റെ അപേക്ഷ കൂടാതെ ചരിക്കാൻ സാധ്യമല്ല. മയാ മദ്വിഹിതയാ ശ്രദ്ധയാ യുക്തൻ, ഞാൻ തന്നെ നൽകിയ ശ്രദ്ധ കൊണ്ട് യുക്ത തസ്യ ദേവത തന്നാഹ ആരാധനം ആരാധനം ഈഹതി. ആ ദേവത രൂപത്തിന്റെ രാധനം, രാധനം സാധാരണ നമ്മൾ ആരാധന എന്ന് പറയുന്നതാണ്. ആങ്ങെന്ന് പറയുന്ന ഉപസർഗം കൂടാതെ അത് ഉപയോഗിക്കും. അങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാധനം പൂജ ഈഹതെ ജ്യേഷ്ഠതയെ നിർവഹിക്കുന്നു. ആ ദേവത പൂജ അവൻ നിർവഹിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലഭതേജത്തത തസ്യ ആരാധിതായ ദേവത തന്വാഹ. അവൻ ആരാധിക്കുന്ന ആ ദേവതയുടെ പ്രസാദം കൊണ്ട്, ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് അവന്റെ കാമനകളെല്ലാം നിവർത്തിക്കുന്നു. വ്യാസുരന്മാരെല്ലാം വൈശാചികമായ ശക്തികളെ അവർ നേടിയതെങ്ങനെ? ഈശ്വരനെ തന്നെ അത്തരം ഭാവങ്ങളിൽ, താമസ രാജസ്വഭാവങ്ങളിൽ അവർ ഉപാസിച്ചിട്ടാണ്. അവന്റെ പരിശുദ്ധമായ ഭാവത്തിൽ ഉപാസിച്ചവർക്കെല്ലാം മോക്ഷം നേടി. മറ്റവരെന്ത് ചെയ്തു? ഈ ലോകസംഹാരകാരകന്മാരായി മാറി. അത്തരം പൈശാചിക ശക്തികളാണ് അവർ ആ ഉപാസനയിലൂടെ ആവാഹിച്ചത്. എന്തുകൊണ്ട്? ഏത് ഭാവത്തിൽ? ഈശ്വരനൊന്നേ ഉള്ളൂ. അവൻ പല ഭാവത്തിൽ ഈശ്വരനെ കണ്ടുപാസിക്കുന്നു. ഏത് ഭാവത്തിലാണ് ഉപാസിക്കുന്നത്? ആ ഭാവത്തിൽ നിന്ന് അവന് പ്രതിഫലം കിട്ടുന്നു. താമസഭാവത്തിലാണെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലങ്ങൾ താമസഭാവങ്ങളിലായിരിക്കും. രാജസ്വഭാവത്തിൽ നിന്ന് അവന് ആ സംഹാരക ശക്തികൾ കിട്ടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തസ്യാഹ തസ്യാഹ ആരാധിതായ ദേവത തന്വാഹ. ആ ദേവതാ തനുക്കളിൽ നിന്ന്, ദേവതാരൂപങ്ങളിൽ നിന്ന് കാമാൻ ഈപ്സിതാൻ, ഈപ്സിതമായ അവൻ ആഗ്രഹിച്ച കാമങ്ങളെ കിട്ടുന്നു. പക്ഷെ ആത്യന്തികമായി ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ഏകനായ ഈശ്വരനിൽ നിന്നാണ്. അതാണ് അടുത്ത് പറയുന്നത്. മയവ പരമേശ്വരനെ പരമേശ്വരേണ സർവജ്ഞേന കർമ്മഫല വിഭാഗജ്ഞതയാ വിഹിതാൻ നിർമ്മിതാൻ താൻ. അതെല്ലാം പരമാർത്ഥ സ്വരൂപിയായിരിക്കുന്ന പരമേശ്വരൻ. എങ്ങനെയുള്ള പരമേശ്വരൻ? സർവജ്ഞൻ. കർമ്മഫല വിഭാഗജ്ഞതയാ, കർമ്മഫല വിഭാഗത്തെ അറിയുന്നവൻ. എന്തുകൊണ്ട് ഭഗവാൻ ദുഷ്ടനെ ഇങ്ങനെ വളർത്തുന്നു? അങ്ങനെ ചെയ്യാറുണ്ട്. ദുഷ്ടനെ പനപോലെ വളർത്തുന്നു എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. എന്തുകൊണ്ട്? അതാണ് പറഞ്ഞ് കർമ്മഫല വിഭാഗജ്ഞതയാ. അവന്റെ കർമ്മത്തിന് അവന് ഫലം കൊടുത്തേ പറ്റൂ. കാരണം കർമ്മത്തിന്റെയും ഫലത്തെയും സംബന്ധിച്ചുള്ള നിയമം ഈശ്വരൻ തന്നെ ഇവിടെ സങ്കല്പിച്ചിരിക്കുകയാണ്. തന്റെ സങ്കല്പത്തെ ഈശ്വരനും പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ദുഷ്ചെയ്തികൾക്ക് ദുർഫലം ഉണ്ടായേ പറ്റൂ. അവന്റെ കാമനകൾക്കും രാജസ്വ താമസഭാവങ്ങൾക്കും അനുസരിച്ച് അവൻ പ്രവർത്തിക്കുമ്പോൾ ആ അവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം ഈശ്വരൻ നൽകിയേ പറ്റൂ. അല്ലെങ്കിൽ ഈശ്വരീയമായ നിയമം അനുസരിച്ച് ആ ഫലം സംഭവിച്ചു തന്നെ തീരും. അതിനോട് പ്രത്യേകം പറഞ്ഞ എന്താണ്? ഈശ്വരൻ സർവജ്ഞനാണ്, കർമ്മഫല വിഭാഗജ്ഞനാണ്, കർമ്മഫല നിയമത്തെ അറിയുന്നവനാണ്. അതുകൊണ്ടത് നൽകുന്നു. അതുകൊണ്ടാണ് അസുരൻ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിച്ചു പോകുന്നത്. സജ്ജനങ്ങളെല്ലാം ആ ശക്തി കൊണ്ടവൻ ഉപദ്രവിക്കുന്നത്, അവന് ആ ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാനം അവന് അതിന്റെ ശിക്ഷയും കൊടുക്കും. ആ താമസഭാവങ്ങളെ ആരാധിച്ച് ആരാധന എന്നുള്ള നിലയ്ക്ക്, അതൊരു കർമ്മമാണ്, അതിന്റെ ഫലം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും? അവൻ ആ ശക്തികൾ നൽകും. പിന്നെ ആ ശക്തികൾ അവൻ ഉപയോഗിക്കുന്നതും അവന്റെ കർമ്മമാണ്. അതാണ് അവൻ ദേവാധിപത്യം ആഗ്രഹിക്കുന്നതും, ബ്രാഹ്മണരെ കൊല്ലുന്നതും, തപസികളെ കൊല്ലുന്നതുമൊക്കെ അതവന്റെ ആ ദുഷ്ചെയ്തികൾ. അതെന്താണ്? അതടുത്ത അവന്റെ കർമ്മമാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അവനെ ഹിംസിക്കും, അവന് നരകത്തെ കൊടുക്കും. ഇതിനെല്ലാം എന്താണ്? കർമ്മഫല വിഭാഗങ്ങളെ അറിയുന്നവനായ ഭഗവാൻ ആ നിയമങ്ങൾക്കനുസരിച്ച് ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ പുരാണങ്ങളിലും മറ്റും കാണുന്നത്. യസ്മാത്തെ ഭഗവത വിഹിതാഹ കാമാഹ തസ്മാത്താൻ അവശ്യം ലഭതേ. ഇതെല്ലാം എന്താണ്? ഈശ്വരൻ തന്നെയാണ്. തപസ് ചെയ്തപ്പോൾ അവന് ശക്തി കൊടുത്തതും ഈശ്വരൻ തന്നെയാണ്. ആ ശക്തി കൊണ്ടവൻ സജ്ജനങ്ങളെ ഹിംസിച്ചപ്പോൾ അവന് നരകത്ത് കൊടുത്തതും ഈശ്വരൻ തന്നെയാണ്. തേ ഭഗവത വിഹിതാഹ കാമാഹ, ഈ ഫലങ്ങൾ എല്ലാം എന്താണ്? ഈശ്വരൻ തന്നെ നൽകിയിട്ടുള്ളതാണ്. താൻ അവശ്യം ലഭതി, അതവന് ലഭിച്ചു തന്നെ തീരും. അപ്പം അങ്ങനെ ആസുര ശക്തിയോടുകൂടി തപസ് ചെയ്താൽ അതിന്റെ ഫലം തീർച്ചയായും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ദേവന്മാരെ ആരാധിക്കുന്നതും വരങ്ങൾ നേടുന്നതും പിന്നെ ആ വരങ്ങൾ കൊണ്ടവൻ അഹങ്കരിക്കുന്നതും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നതും പിന്നെ ആ ദേവൻ തന്നെ അവനെ ശിക്ഷിക്കുന്നതും പുരാണങ്ങളുടെ ഒരു കാഴ്ച ഇതാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹിതാനിധി പാതിശ്ചേ ഹിതത്വം കാമാന ഉപച്ഛേദിതം കൽപ്പിയെന്ന ഹി കാമാഹ ഹിത കസിത്. ഇവിടെ അങ്ങനെയും പറയാം, മയൈവ ഹിതാൻ എന്നിവളെങ്കിലും പറഞ്ഞ് ഛേദിക്കാം. അപ്പം ഇതെല്ലാം എങ്ങനെ ഹിതമാകും എന്ന് പറഞ്ഞാൽ ഹിതമെന്നുള്ള അർത്ഥത്തിലല്ല, പരമാർത്ഥത്തിൽ അത് ഹിതമല്ല, പക്ഷെ അവൻ ഹിതമെന്ന് കരുതുന്നു. അവൻ്റെ കൽപ്പന അനുസരിച്ച് ഹിതം, അതാണ് ഉപചരിത ഗൗണം ആയി പറഞ്ഞിരിക്കുകയാണ്. എന്നെടുത്തോണം മുഖ്യമായ വിഹിതാൻ എന്നെടുത്താൽ മതി, മയയും വിഹിതാൻ. അപ്പം അവിടെ ചിലർക്ക് ദുഷ്ടന്മാരെ എങ്ങനെ ഭഗവാൻ വളർത്തും, ഭഗവാന് ചേരുന്നൊരു പണിയല്ലല്ലോ എന്നൊക്കെ ചിലർ ചിന്തിച്ചു. അതുകൊണ്ട് അവർ വിഹിതാൻ, ദുഷ്ടന്മാർക്ക് ഈ ദുഷ്ടതയിൽ നിന്ന് കൊടുക്കുന്നത് ഭഗവാനല്ല, ഭഗവാൻ സജ്ജനങ്ങൾക്ക് നന്മ കൊടുക്കുന്നവനാണ്, അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വിഹിതാൻ എന്നുള്ള രീതിയിൽ ആ പദത്തെ പിരിക്കാൻ തന്നെ അവർക്ക് പ്രയാസം. അപ്പോൾ ഭഗവാൻ ഈ ദുഷ്ടന്മാർക്ക് ഈ ദുഷ്ടത കൊടുക്കുകയാണെങ്കിൽ ഭഗവാനും ദുഷ്കൃത്യം അല്ലെ ചെയ്യുന്നത് എന്നൊക്കെ സംശയം വരും. അതുകൊണ്ട് അവർ വിഹിതാനം നൽകാതെ ഹിതാനം നൽകുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത്. ഭഗവാൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞല്ലോ ഈ കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ കൊടുക്കുന്നത് കൊണ്ട് ഭഗവാൻ ദുഷ്കൃത്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പറയുന്നുണ്ടോ ഭഗവാൻ ക്രൂരനായിപ്പോയി ഇത്രയും ജീവന്മാരെ നശിപ്പിച്ചു കളഞ്ഞു, സംഹാരം കൊണ്ട് ഭഗവാൻ ക്രൂരനായി പോകുന്ന ചിലരെങ്കിലും ചിന്തിക്കും. ചില പറയുന്നത് എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു, ജീവന്മാരെ രോഗം കൊണ്ട് മറ്റ് നാശങ്ങൾ കൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് എല്ലാം ജീവന്മാരെ ദുഃഖിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാനും ഒരു ക്രൂരനല്ലേ? ഇതൊക്കെ ഭഗവാൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ശരിയോ? അതുകൊണ്ട് വിഹിതാൻ എന്നുള്ള പദത്തെ ചിലര് മാറ്റിയിട്ട് ഹിതാൻ എന്നാക്കി, അവർക്ക് യോജിച്ച് കിട്ടുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ താല്പര്യം ഇത് തന്നെയാണ്. എന്താണ് ഭഗവാൻ ഇവിടെ സൃഷ്ടിയിൽ, സൃഷ്ടിക്കുള്ള നിയമങ്ങൾ പോലെ തന്നെ സ്ഥിതിക്ക് നിയമങ്ങളുണ്ടാക്കി, സംഹാരത്തിന് നിയമങ്ങളുണ്ടാക്കി, പിന്നെ ആ നിയമങ്ങളനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, എന്താണ് കർമ്മഫലവിഭാഗം? കർമ്മത്തിനനുസരിച്ച് ഫലം, കർമ്മത്തിനനുസരിച്ച് ഫലം ഉണ്ടാകുന്നതിനുള്ള ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈശ്വരൻ ആ നിയമ കർത്താവാണ്, നിയമപാലകനാണ്. അവന് ഫലം കൊടുക്കുന്നത് എന്താണ്? അവൻ്റെ കർമ്മം തന്നെയാണ്. അതിനവന് വിവേകം കൊടുത്ത് സത്കർമ്മവും ചെയ്യാം. സത്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവന് നല്ല ഫലം ഉണ്ടാവും, ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവന് ദുഃഖഫലം ഉണ്ടാവും. അപ്പോൾ സത്കർമ്മം ചെയ്യുന്നവരും ദുഃഖിക്കുന്നതും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സർവജ്ഞന ഈശ്വരനറിയാൻ, സർവജ്ഞനാണ്. അപ്പോൾ കുറച്ചു കാലത്തേക്ക് ആശ്രമത്തിൽ വന്നു, നല്ലവനായതുകൊണ്ട് മുമ്പ് ചെയ്ത ദുഷ്ചേദികളുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ ഒക്കത്തില്ല, അതുമൊക്കെ അനുഭവിക്കേണ്ടി വരും. അതും ചിലപ്പോൾ അനുഭവിക്കും. ഇപ്പം നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുമ്പ് എന്തെങ്കിലും വേണ്ടാതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ദുഃഖം അനുഭവിക്കേണ്ടി വരും. ആശ്രമത്തിൽ വന്നെന്ന് വിചാരിച്ച് രക്ഷപ്പെടാനും നോക്കത്തില്ല. ചെയ്ത കർമ്മത്തിൻ്റെ പ്രവൃത്തി എന്തായാലും അനുഭവിച്ചേ പറ്റും. ആ ഇപ്പം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ആശ്രമത്തിൽ വന്ന് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നോക്കുമ്പോൾ അത് കൂടുതലാണ്, ആശ്രമത്തിൽ വന്ന് ചെയ്ത് കുറവ്. അപ്പം വിചാരിക്കും ആദ്യം ആ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കട്ടെ, അടുത്ത ജന്മത്തിൽ സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചോളൂ. അപ്പോൾ ആശ്രമത്തിൽ വന്നാലും ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതിന് വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഈശ്വരനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്രയും പുണ്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു രക്ഷയില്ല. മുമ്പ് ചെയ്തത് എല്ലാം അനുഭവിച്ച് പറ്റും. അതുകൊണ്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്ന് വിചാരിക്കില്ല. രക്ഷപ്പെടും, തൽക്കാലം ഒരു രക്ഷയില്ല. പഴയതിൻ്റെ എല്ലാം കണക്ക് പറഞ്ഞ് അനുഭവിച്ചേ രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് കർമ്മങ്ങളുടെ ഫലം ഈശ്വരൻ അറിയുന്നവനാണ്. അതുകൊണ്ട് ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തന്നെ തീരണം. അതുകൊണ്ട് ഈശ്വരൻ ആരെയും ഒരു ദുരന്തങ്ങളും കൊണ്ട് ആരെയും ദുഃഖിപ്പിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തിയവന് എന്തെങ്കിലും സ്വയം ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ദുഃഖം അനുഭവിക്കുമ്പോൾ ഏതെങ്കിലും അകാരണമായി ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സമാധാനിച്ചുകൊണ്ടാ മതിയാണ്. ഇത് പണ്ട് പലർക്കും താൻ ചെയ്ത ദുഃഖത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖത്തിലൊരു സമാധാനം വരും. അല്ല, അപ്പോൾ ഈശ്വരനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ പിന്നീട് മറ്റുള്ള എന്തുകൊണ്ടത് ഈശ്വര നിയമമാണ്, അല്ലാതെ അകാരണമായാലും ദുഃഖിക്കത്തില്ല. അത് ഒറ്റയ്ക്കായാലും ശരി, സമൂഹത്തിലായാലും ശരി, കൂട്ടായിട്ടായാലും ശരി, താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായ ദുഃഖം മാത്രമേ രോഗം കൊണ്ടായാലും മറ്റെന്തെങ്കിലും കൊണ്ടായാലും. ചെന്ന് പറയും, ഈ ജന്മത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പാപവും ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ ദുഃഖിക്കുന്നുണ്ടല്ലോ എന്ന് ചെന്ന് പറയും. ഒരുപാട് ദ്രോഹങ്ങളും ഒരുപാട് പാപങ്ങളും ചെയ്തിട്ടാണ് ഈ കള്ളം കൂടെ പറയുന്നത്. അവർക്കറിയാൻ ചെയ്തിട്ടുണ്ടെന്നാലും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ സാധാരണ പറയുന്ന ഒരു പല്ലവിയാണ്. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാം എന്തുമാത്രം ദ്രോഹങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന്, ആരെല്ലാം ഏതെല്ലാം തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. ഇതെല്ലാം തൽക്കാലത്തേക്ക് വിസ്മരിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്താണോ. പക്ഷെ അതും ഭഗവാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ തെറ്റുപറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിന് വേറെ കാരണമൊന്നും ഇല്ല. അതാണ് ആ നിയമം, ഈശ്വരീയമായ നിയമം. അതിന് ഏത് വൻപനും കീഴടങ്ങിയും മതിയാകും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വിഹിതാൻ എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ ഏതൊരു ദോഷവുമില്ല. ഭഗവാൻ അത് ഇവിടെ നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. സഹ അങ്ങനെയുള്ള ഭക്തൻ, കാമിയായിരിക്കുന്ന ഭക്തൻ, അജ്ഞനായിരിക്കുന്ന ഭക്തൻ, തയാ ശ്രദ്ധയായുക്ത, ഞാൻ തന്നെ നൽകിയ ശ്രദ്ധ, അവന്റെ പൂർവ്വ സംസ്കാരങ്ങൾ കൊണ്ട് അവൻ പ്രവർത്തിക്കുന്ന വഴിയിൽ ഞാൻ തന്നെ നൽകിയതായ ശ്രദ്ധ കൊണ്ട് തസ്യാഹ രാധനം ഈഹതേ, അവൻ ഇഷ്ടപ്പെടുന്ന ആ ദേവതയുടെ രാധനം പൂജ ഈഹതേ ചെയ്യുന്നു. തഥ ആ പൂജ കൊണ്ട് അവന്റെ ആരാധന കൊണ്ട് മയൈവ വിഹിതാൻ താൻ കാമാൻ ലഭതേച്ച, മയൈവ വിഹിതാൻ താൻ കാമാൻ, ഞാൻ തന്നെ നൽകിയ കാമങ്ങൾ അവൻ നേടുകയും ചെയ്യുന്നു. ഞാൻ തന്നെ കൊടുത്ത ഫലങ്ങളെ അവൻ നേടുന്നു. സതയാ ശ്രദ്ധയാ യുക്ത തസ്യാരാധനം ഇഹദേ ലഭതേ ജതദകാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. ഉണ്ടവത്തു ഫലം തേഷാം സംഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തായാന്തി മാമപി. യസ്മാത് അന്തവത് സാധനം വ്യാപാര അവിവേകിന കാമിനിശ്ചത്തിയത, അവരുടെ യത്നങ്ങളും പരിശ്രമങ്ങളുമെല്ലാം അന്തവത് നൈമിഷികങ്ങളാണ്, അവസാനിക്കുന്നതാണ്, ഇവിടെ തന്നെ അവസാനിച്ചു പോകുന്നതാണ്. എന്തുകൊണ്ട്? അവിവേകിന കാമിനിശ്ചത്തെ, അവിവേകികളാണ്, കാമികളാണ്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഭൂരിപക്ഷം ആ വഴിക്ക് പോകുന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും അത്തരം ഭക്തിയെ, ആരാധനകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ദേവസ്വം ബോർഡും മറ്റും പ്രോത്സാഹിപ്പിച്ചോട്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. എന്തുകൊണ്ട്? അന്തവത് വിനാശിത ഫലം തേഷാം, അവർക്ക് കിട്ടുന്ന ഫലം നശിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്, ഈ അഹൈതുക ദയാസന്ധുക്കളായ ആചാര്യന്മാർ, ഗുരുക്കന്മാരെന്താണ്, അവരവിടെ നിന്ന് ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്, അവരെ അത് ബോധിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ഭക്തിമാർഗം ഇത് അല്പഫലത്തെ കൊടുക്കുന്നതാണ്, അതിൽ കുരുങ്ങി കിടക്കാൻ പാടില്ല, അതിൽ നിങ്ങൾ മോചിതരാകണം. അവരെന്തുകൊണ്ട് അതിൽ പെട്ടുപോകുന്നു? തദ്ബോധി അല്പമേധസ്സ, അല്പമേധസ്സുകളാണ്, അല്പബുദ്ധികളാണ്, ക്ഷുദ്രബുദ്ധികളാണ്, അവരതിൽ കുണിയും കിടക്കുന്നു. അപ്പൊ അതിനെ വളർത്തുകയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഭക്തിമാർഗം എന്ന് പറയുന്നു. അവരെ ശരിയായ ഭക്തി ബോധിപ്പിക്കണം, അതാണ് ഗുരുക്കന്മാർ ചെയ്യേണ്ടത്. ഈശ്വരാരാധനയുടെ സാത്വികമായ ഈശ്വരാരാധന, സാത്വികമായ ഈശ്വര സങ്കല്പങ്ങൾ, സാത്വികമായ ഫലസങ്കല്പങ്ങൾ, അതാണ് അവരെ ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും അവരെ ഈ ബന്ധനത്തിൽ പ്രോത്സാഹിപ്പിക്കുകയോ അതിൽ തുടരാനിരിക്കുകയോ അല്ല ചെയ്യുന്നത് ഇവിടെ ഭഗവാൻ. അതുകൊണ്ട് അതിനെ തെളിച്ചു പറയുകയാണ്, എന്താണ്, അല്പമേധസ്സ, അവിവേകികളാണ്. ഭൂരിപക്ഷവും ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് അവിവേകികളാണ്. അവരവിടെ നിന്ന് ഉയർത്തി ശരിയായ ഈശ്വരീയ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ദേവാൻ ദേവജഹ യാന്തി, ദേവാൻ ഇരന്തി ദേവജഹ തേ ദേവാൻ യാന്തി. ഈ ദേവയാദികൾ ഈശ്വരന്റെ സർവാത്മഭാവത്തെ ഉൾക്കൊള്ളാതെ ഈശ്വരനെ പരിമിതപ്പെടുത്തി സ്വന്തം കാമനങ്ങൾക്കനുസരിച്ച് ഈശ്വരന് രൂപസങ്കല്പങ്ങളൊക്കെ ചെയ്ത് യജിക്കുന്നവർ ദേവയാജികൾ, പരിച്ഛിന്നമായ ദേവതാഭാവത്തിൽ യജിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ദേവാൻ യാന്തി, ആ ദേവന്മാരെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ സങ്കല്പത്തിനനുസരിച്ചുള്ള ദേവൻ ഏത് നരകത്തിലിരുന്നാലും ശരി, ഇവർക്ക് അവിടെ പോകേണ്ടി വരും, അവരോടൊപ്പം കഴിയേണ്ടി വരും. അതിശയം മദ്ഭക്താഹ യാന്തി മാമപി, ഇത് ഓർമ്മിക്കുകയാണ് ഭക്തന്മാരെ. നിങ്ങൾ ഭക്തന്മാരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ഭക്തന്മാരായിരിക്കുക, സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരന്റെ തത്വത്തെ ഗ്രഹിച്ച് ആ ഈശ്വര ഭക്തന്മാരായിരിക്കുക. ഈ അല്പമായ ക്ഷുദ്രമായ ദേവതാ ഭക്തന്മാരായിരിക്കരുത് എന്നാണ് ഇവിടെ വിളിപ്പിക്കുന്നത്. അത് ഭഗവാൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ദേവതാരൂപത്തിൽ വന്നുകൊണ്ട് ബോധിപ്പിക്കുകയാണ്. എന്താണ്? നീ ദേവതാ ഭക്തനാകരുത്, മറിച്ച് ഈശ്വര ഭക്തനാകണം. അപ്പോൾ ദേവതയും ഈശ്വരനല്ലേ തന്നെ, ആ ദേവതയെ ഈശ്വരനായി കണ്ടുകൊണ്ട് അതിൻ്റെ ഭക്തനാകണമെന്നാണ്. മറിച്ച് താഴോട്ട് വന്നതിന് കേവലം നമ്മുടെ കാമങ്ങളെല്ലാം സഫലീകരിക്കുന്ന ദേവതയായി കണ്ട് അതിൻ്റെ ഭക്തനാകരുത്. അപ്പോൾ അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും എല്ലാം സർവാന്തര്യാമിയായ പരമാത്മാവായി കണ്ടുകൊണ്ട് ഭക്തരായിരിക്കണം. നമ്മുടെ പേരിൽ അല്ല പ്രാധാന്യം, തത്വത്തിലാണ്, വസ്തുവിലാണ് എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാൻ അല്പമേധസ് എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു ഈശ്വരഭക്തൻ തത്വബോധത്തോടുകൂടി തന്നെ, ഈശ്വരബോധത്തോടുകൂടി തന്നെ ഭക്തനായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയായാലും എന്ത് വരുന്നു? അവൻ മദ്ഭക്തനായി തീരും. അവിടെ മദ്ഭക്തൻ എന്നെന്തുകൊണ്ട് പറയുന്നു? വീണ്ടും ഭഗവാൻ അവിടെ പക്ഷപാതം കാണിക്കുകയാണ്, തനിക്കൊരു മേന്മയെക്കുറിച്ച് പറയുന്നു. അല്ല, ഇവിടെ മദ്ഭക്തൻ എന്ന് പറയുമ്പോൾ മത്തത്വം എന്താണ് ഭഗവാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് ഈശ്വര തത്വം എന്ന് പറയുന്നത് വെളിപ്പെടുത്തി. അപ്പോൾ ആ തത്വത്തെ ആണ് ഇവിടെ മദ്ഭക്തൻ എന്ന് പറയുന്നത്. അവൻ അല്പമേധസ്സല്ല, വിവേകിയാണ്, യാന്തി മാമുബൈ. അപ്പോൾ ഈശ്വരനെ സർവാത്മാവായി തന്നെ കാണണം. ഏവം സമാനേപ്പി ആയാസേ മാമേവന പ്രപദ്യന്തേ അനന്തഫലായ അഹോഖല കഷ്ടം വർത്തതേറ്റി അനുക്രോശം ദർശയതി ഭഗവാൻ. ഇവിടെ ഭാഷ്യകാരൻ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ഏവം സമാനേപ്പി ആയാസേ പറയുന്നു, നിങ്ങൾ ഈ പരമാത്മാവായിരിക്കുന്ന എന്നെ ഭജിക്കുന്നതിനും ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ ഭജിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ശ്രമം തുല്യമാണ്. രണ്ടിടത്തും നിങ്ങൾക്ക് ഒരേ ശ്രദ്ധ വേണം, ഒരേ വിശ്വാസം വേണം, ഒരേ ആരാധന വേണം. സമാനേപ്പി ആയാസേ, ആയാസം തുല്യമാണ്. എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ ആരാധിക്കുന്നില്ല. ക്ഷുദ്രദേവതകളെ ക്ഷുദ്രഫലങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നു. മാമേവന പ്രപദ്യന്തി അനന്തഫലായ, എന്തുകൊണ്ട് നിങ്ങൾ അനന്തഫലത്തിനു വേണ്ടി എന്നെ തന്നെ ആശ്രയിക്കുന്നില്ല. ഈ സർവാത്മഭാവത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അവിവേകികളായിരിക്കുന്നു? അഹോ ഖലു കഷ്ടം വർത്തതേ, ഈ ഭക്തന്മാരുടെ കാര്യം മഹാകഷ്ടമാണ് എന്ന് പറയുന്നു. അഹോ ഖലു കഷ്ടം വർത്തതേ, ഇത് മഹാ ദുരന്തമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഭഗവാൻ തന്നെ പറയുകയാണ് ഭക്തന്മാരെ കുറിച്ച്, മഹാകഷ്ടമാണ്. ഇത് പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് പലർക്കും ഉള്ളുകൊണ്ട് നീരസം തോന്നിയിട്ടുണ്ട്, ഭക്തന്മാരോട് പക്ഷത്തല്ല, വേറെ ആരുടെയൊക്കെ പക്ഷത്താണ് എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിരിക്കും. പക്ഷെ ഇവിടെ ഭഗവാൻ തന്നെ ഇപ്പൊ സ്വയം പറയുകയാണ്, എന്താണ് ഈ ഭക്തന്മാരുടെ കഷ്ടം? മഹാകഷ്ടമാണ്. ഇങ്ങനെ ഒരു കഷ്ടത ജ്ഞാനിക്കോ യോഗിക്കോ ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞില്ല. അനുക്രോശം ദർശയതി ഭഗവാൻ എന്നാണ് ഈ ഇവരോടുള്ള ഈ ഇവരുടെ ഈ കഷ്ടതയെക്കുറിച്ച് ഭഗവാൻ വിലപിക്കുന്നു എന്നാണ്. ഭഗവാൻ തന്നെ കരഞ്ഞു പോവുകയാണ് ഭക്തന്മാരെ കണ്ടിട്ട്. പിന്നെ നമ്മളെപ്പോലെയുള്ളവർ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാതെ എങ്ങനെ മുമ്പോട്ട് പോകും? ആരെങ്കിലും മനസ്സിൽ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പക്ഷപാതമാണെന്ന് കരുതുന്ന കാര്യമില്ല. ഭഗവാൻ തന്നെ കരയുന്നു എന്നാണ്. അനുക്രോശിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നിലവിളിക്കുക എന്നാണ്. ഭഗവാൻ ഈ ഭക്തന്മാരെ കണ്ടിട്ട് നിലവിളിച്ചു പോവുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, അതാണ് ഭക്തന്മാരുടെ അവസ്ഥ എന്നാണ്. ഭഗവാൻ കരഞ്ഞാലും രക്ഷയില്ല, ഈ ഭക്തന്മാർ നന്നാവത്തില്ല. അല്പമേധസാം, അവിവേകികളായ തേഷാം ഫലം തോ, അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ, അന്ധവത് ഭവതി, അത് അന്ധവത്താണ്, നശിക്കുന്നതാണ്, അല്പഫലമാണ്. ദേവജഹ, അങ്ങനെ ദേവയാജികൾ ദേവാൻ യാന്തി, ദേവന്മാരെ പ്രാപിക്കുന്നു. മദ്ഭക്താഹ, എന്റെ ഭക്തന്മാരാണെങ്കിലോ, മാം അഭിയാന്തി, എന്നെ തന്നെ പ്രാപിക്കുന്നു. എന്നുവെച്ചവർ സായുജ്യത്തെ പ്രാപിക്കുന്നു, മോക്ഷമടയുന്നു. ഉത്തമമായ ഭക്തന്മാര്, അതാണ് യഥാർത്ഥ ഭക്തി എന്നിവിടെ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തായാന്തി മാമപി. പൊതുവെ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, ഈ പുസ്തകം വായിക്കുന്നവരെല്ലാം ജ്ഞാനികളും വായിക്കാത്ത മൂഢന്മാരെല്ലാം ഭക്തന്മാരും. അങ്ങനെയല്ല, ഇവിടെ ഭക്തന്മാരെയും ജ്ഞാനികളെയും ഇവിടെ തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് കിന്നിമിത്തം മാമേവന പ്രപദ്യന്തി, ഈശ്വരനെ തന്നെ എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല, എന്തുകൊണ്ട് ഭജിക്കുന്നില്ല, എന്തുകൊണ്ട് ഇതര ദേവതകളെ ആരാധിക്കാൻ പോകുന്നു, എന്തുകൊണ്ട് ആ വിവേകമില്ലാതെ ഈശ്വര ബോധമില്ലാതെ ഈശ്വരനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു, അതിനൊക്കെ സമാധാനം ഇനി പറയുന്നു. അവ്യക്തം വ്യക്തി മാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്ദോ മമാവ്യയമനുത്തമം. വേറൊരു ഭാഗത്ത് പറയും, അവജാനന്തി മമൂഢ മനുഷ്യന്ദനും ആശ്രിതം. അത് തന്നെ ആ താല്പര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അല്ല, മൂഢന്മാര് പറയും, എന്നെ മനുഷ്യരൂപത്തിൽ പറയും, എന്നിട്ട് എന്നെ എന്റെ പ്രവൃത്തികളെല്ലാം ആക്ഷേപിക്കും, അധിക്ഷേപിക്കും. അതിനെ തന്നെ ഇവിടെ പറയുന്നു, കിന്നിമിത്തം മാമേവന പ്രപദ്യന്തി, എന്തുകൊണ്ട് എന്നെ ആശ്രയിക്കുന്നില്ലയോ, എല്ലാവരും എന്തുകൊണ്ട് എന്നെ ഈശ്വരനെ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? ഇത്യുച്യതെ അവ്യക്തം അപ്രകാശം വ്യക്തിം ആപന്നം പ്രകാശം ഗതം ഇതാനി മന്യന്തേമാ നിത്യപ്രസിദ്ധം ഈശ്വരമഭിസന്തം അബുദ്ധിയോ അവിവേകിന പരംഭാവം പരമാത്മസ്വരൂപമജാനന്ദ അവിവേകിന മമ അഭ്യം വേരഹിതം അനുത്തമം നിരുശയം മദീയം ഭാവം അജാനന്ദ മന്യന്തേ ഇത്യർത്ഥ. എന്റെ ഇവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ്? പരംഭാവം അജാനന്ദ, ഈശ്വരന്റെ പരംഭാവം, അതിനറിയാതെ കണക്കാക്കുന്നു. കർമ്മവശാൽ ജന്മവിശേഷം പ്രാപ്യ വ്യക്തിമാപന്നം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഈശ്വരൻ അവതരിക്കുന്ന അങ്ങനെയല്ല, കർമ്മവശാൽ ജന്മവിശേഷം പ്രാപ്യ വ്യക്തിയല്ല, കർമ്മം കൊണ്ടൊരു വിശേഷ ജന്മത്തെ പ്രാപിച്ചവനല്ല ഈശ്വരൻ എന്ന് പറയും. പ്രാരബ്ധം കൊണ്ട് ജനിച്ചത്, അവ്യക്തം വ്യക്തിമാപന്നം, മുമ്പ് ഇല്ലാതിരുന്നു, പിന്നെ വ്യക്തിയെ ഒരു രൂപത്തെ പ്രാപിച്ചു, അതാണ് ഭഗവാൻ എന്ന് ചിലർ കരുതുന്നു. അതല്ല, അല്ല, ഇതൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും, നമ്മളോടാണ് ഭഗവാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളും ചിലപ്പോൾ ചോദിച്ചു ചെന്നു വരും, എന്താണ് ഇതൊക്കെ പറയാൻ താനാരാ എന്ന് ചോദിച്ചോളെ. എനിക്കെന്താ ഇതൊക്കെ പറയാൻ അവകാശം? എന്തുകൊണ്ട് അമ്പിക്ക അപ്രകാശം വ്യക്തിമാപന്നം പ്രകാശം ഗതം ഇതാനി, ഇന്നലെ വരെ ഇല്ലായിരുന്നു, ഇന്നിപ്പോ ഇന്നാരുടെ മകനായി, വസുദേവന്റെ മകനായി ജനിച്ചവനാണ്. വ്യക്തിമാപന്നം, അങ്ങനെ ഒരു ശിശുവായി ജനിച്ച് നിന്റെ ജന്മം മുതൽ നിന്റെ ജന്മം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. മറ്റുള്ളവരെ പോലെ തന്നെ നീ മനുഷ്യനായി ജനിച്ചവനാണ് എന്ന് കരുതുന്നു. മന്യന്തി അങ്ങനെ കരുതുന്നു. അങ്ങനെ കരുതുന്നതുകൊണ്ട് തന്നെ എന്താണ്, ആർക്കും ആ പരംഭാവത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈശ്വരീയ ഭാവത്തിലൂടെ ഈ ഉപദേഷ്ടാവിനെ കാണാനോ മനസ്സിലാക്കാനോ മൂഢന്മാർക്ക് കഴിയുന്നില്ല. അത് തന്നെ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. വാസുദേവ സൂര്യ, അത് രാമാനുജ ആചാര്യരെ അതിനെക്കുറിച്ച് വളരെ യുക്തിയുക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇത് എല്ലാ അവതാരങ്ങൾക്കും വരുന്ന ഒരു ഗതികേടാണ്. എന്താണ്, മറ്റുള്ളവരവരെ വളരെ നിസ്സാരമായി ഗണിച്ചു കളയും, അവരുടെ മഹത്വത്തെ മനസ്സിലാക്കാതെ. ഞാനും ജനിച്ചു, അതുപോലെ തന്നെ അവതാര പുരുഷനും ജനിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഞാനും മനുഷ്യനാണ്, എനിക്കും മനുഷ്യ ശരീരമാണ്, അവതാര പുരുഷനും മനുഷ്യ ശരീരമാണ്. എന്നെപ്പോലെ തന്നെ ഉണ്ണുന്നു ഉറങ്ങുന്നു എല്ലാ മനുഷ്യരും. പിന്നെ ഇതിലെന്താ വ്യത്യാസം എന്നാണ്. അവ്യക്തം വ്യക്തിമാപന്നം മുതലായിരുന്നു, പിന്നെ ഉണ്ടായി, ഇതാനേയും മഞ്ഞതേ അങ്ങനെ കരുതുന്നു. എന്റെ പരംഭാവം അതെന്താണ്? നിത്യപ്രസിദ്ധം ഈശ്വരമഭി സന്തം, നിത്യപ്രസിദ്ധനായ ഈശ്വരനാണ്, ജന്മവിനാശങ്ങളില്ലാത്തവനാണ് ഈശ്വരനാണ് ഞാൻ. അബുദ്ധ അവിവേകിന, പക്ഷെ അവിവേകികളൊന്നും മനസ്സിലാക്കുന്നില്ല. എത്ര ഉപദേശിച്ചാലും മനസ്സിലാക്കുന്നില്ല, സ്വയം വെളിപ്പെടുത്തിയാലും മനസ്സിലാക്കത്തില്ല. പരംഭാവം പരമാത്മസ്വരൂപം അജാനന്ദ, ആ പരമാത്മസ്വരൂപത്തെ അവരവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ ഇവന് ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തെ സ്വീകരിച്ചത്. ഇവിടെ പറയുന്നു, പരമകാരുണ്യാദാശ്രിത വാത്സല്യാ സർവസമാശ്രയണീയത്വ. ഈശ്വരൻ എന്താണ്? ആ ജീവന്മാരോടുള്ള കാരുണ്യം കൊണ്ടാണ്, തന്നെ ആശ്രയിക്കേണ്ടവരായി ഒരുപാട് പേരുണ്ട്, അവരോടുള്ള വാത്സല്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു രൂപത്തെ പ്രാപിച്ചത്. പക്ഷെ അതിനവൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവനും തന്നെ പോലെ തന്നെ കർമ്മവശാൽ ജനിച്ചവനാണെന്ന് കരുതുന്നു. അതുകൊണ്ടെന്താണ്? അതോ മാം ആശ്രയന്തേ, അവരെന്നെ ആശ്രയിക്കുന്നില്ല. എന്നാ കർമ്മ ആരാധയന്തി, അവരുടെ സത്കർമ്മങ്ങൾ കൊണ്ട് എന്നെ പൂജിക്കുന്നില്ല എന്നാണ്. അവിവേകിന മൂഢന്മാർ, അവർ ഈശ്വരനെ ഭജിക്കുന്നുണ്ട്, പക്ഷെ അവരെന്താണ്, അവരുടെ സത്കർമ്മങ്ങൾ കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നില്ല. മം അവ്യയം വ്യയരഹിതം അനുത്തമം നിരതിശയം മതീയം ഭാവം അജാനന്ദ, എന്റെ അനുത്തമമായ ജന്മവിനാശരഹിതമായ ഈശ്വരീയമായ അഭാവത്തെ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല. അതാണ് കഷ്ടം. അതുകൊണ്ടവരിങ്ങനെ എന്ത് ചെയ്യുന്നു, അതിലൊരു ഭാവത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഓരോരോ ക്ഷുദ്രമായ ആരാധനകളും മുഴുകിയിരിക്കുന്നു കാമനകളോടുകൂടി. ഇനി അവർ ഈശ്വരനെ ആരാധിച്ചാൽ തന്നെ അവർക്ക് ഈശ്വരനെ വിവേകത്തോടുകൂടി ആരാധിക്കാൻ കഴിയത്തില്ല. അല്ല, മൂഢന്മാരുടെ കാര്യം പറയുകയാണ്. സ്വൽപബുദ്ധിത്വാൽ മസ്വരൂപ പാരമാർത്ഥികം അവിദ്യമാന വ്യക്തികം പ്രതിഭിജാനത പറയുന്നു. ഞാനിങ്ങനെ ശരീരത്തോടുകൂടി വ്യക്തമാകുമ്പോൾ, പ്രകടമാകുമ്പോൾ എന്നിൽ പ്രകടമാകാത്ത ഒരുപാട് ഭാവങ്ങളുണ്ട്. ഈ പറയുന്ന പാമരന്മാർക്ക് പ്രകടമാകാത്ത ഭാവങ്ങൾ അതവർക്കറിയാൻ കഴിയുന്നില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് അഭിനവ ഗുപ്താചാര്യൻ. അപ്പോൾ ഈശ്വരൻ പ്രകടമായി എന്ന് പറയുമ്പോൾ ഈശ്വരൻ പ്രകടമാകാത്ത ഒരുപാട് ഭാവങ്ങൾ ഈശ്വരൻ വിലീനമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമാന്യം അറിയുന്നില്ല. നിജകാമന സമുചിത ആകാര വിശിഷ്ട ജ്ഞാനവത. പിന്നെ എന്ത് ചെയ്യുന്നു, അവന്റെ കാമനകൾ, അവന്റെ സംസ്കാരങ്ങൾ, അവന്റെ അറിവ്, ഇതെല്ലാം അനുസരിച്ച് അവനെന്ത് ചെയ്യുന്നു, ഈ അവതാരപുരുഷന്മാരെ അറിഞ്ഞ് അവരോട് പ്രതികരിക്കുന്നു. ചിലർ ആരാധിക്കുന്നു, ചിലർ തിരസ്കരിക്കുന്നു. ആരാധിക്കുന്നവർ തന്നെ വിപരീതമായി ആരാധിക്കുന്നു, തിരസ്കരിക്കുന്നവർ തന്നെ പല വിപരീത ഭാവങ്ങളിൽ തിരസ്കരിക്കുന്നു. ചുരുക്കത്തിൽ എന്താണ്, വ്യക്തിമേവ ആപന്നം വിദന്തി. ആത്യന്തികമായിട്ട് ഒരു വ്യക്തിയായിട്ടേ കാണുന്നുള്ളൂ. ബാഹ്യമായ ഭാവങ്ങളും രൂപങ്ങളും മാത്രമേ ഈ മൂഢന്മാർ ആരാധിക്കുന്നവർ പോലും കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ അവിവേകിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. നാന്യഥാ, മറിച്ച് ആരാധിക്കുന്നവർ പോലും ആ പരമാർത്ഥ സ്വരൂപത്തെ കാണുന്നില്ല, അറിയണമെന്ന് അവർക്കൊട്ട് താല്പര്യമില്ല. അവർക്ക് പടം മതി പൂജിക്കാൻ, തത്വം വേണ്ട. ഇങ്ങനെ ആയിപ്പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല, അഭിനവ ഗുപ്തൻ പറയുകയാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നേരെ പോയി അങ്ങോട്ട് പറയുക എന്ന് പറയുന്നു. കർമ്മവശാൽ ജന്മവിശേഷം പ്രാപ്യ, തന്നെ പോലെ തന്നെ കർമ്മം കൊണ്ട് ജനിച്ചവനാണെന്ന് കരുതി അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. പരംഭാവം അജാനന്തോ, എനിക്കൊരു പരമമായ ഭാവമുണ്ട്. അത് ഈ മൂഢന്മാരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വയ്യാത്തതാണ്. എങ്ങനെ വെളിപ്പെടുത്തും? മൂഢന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയാൽ അവനത് വെളിപ്പെടുത്തില്ല, അത് മനസ്സിലാക്കുന്നുമില്ല. മന്യന്തീത്യർത്ഥ, ഈ മൂഢനെ വെളിപ്പെടുത്താത്തതിനെ കുറിച്ച് പിന്നെ എന്തിനാ ഇത് മൂഢനോട് പറയുന്നതെന്ന് ചിലർ സംശയിക്കും. എന്തായാലും ഇവനെ വെളിപ്പെടുത്തില്ല, ഇനിവനോട് പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോ ഇതിനെ വെളിപ്പെടുത്താവുന്നുള്ളതോടത്തോളം ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. മൂഢനത് മനസ്സിലാക്കത്തില്ല ശരിയാണ് തത്കാലം, പക്ഷെ എന്നെങ്കിലും ഒരിക്കലും അവനത് മനസ്സിലാക്കും. അപ്പൊ അവനത് മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കും. പിന്നെ ഈ മൂഢന്മാരുടെ ഇടയിൽ ഇത് മനസ്സിലാക്കേണ്ടവനും കാണും. പറയുമ്പോ എല്ലാവരോടും പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് പറയുമല്ലോ, പന്നികളുടെ മുമ്പിൽ മുത്തു വിതരരുത്, എന്ന് പറയും. വെതിരി കഴിഞ്ഞാൽ അത് ചവിട്ടി തേക്കും, പക്ഷെ അതിനെ തിരിച്ചറിയാമെന്നുള്ളവനും കാണും. മറ്റ് ദോഷീക ദൃക്കുകളാണ് അവർ ഏത് തത്വം പറഞ്ഞാലും അവൻ വിപരീത ഭാവനയോടുകൂടി കാണും. അല്ല അത് ഗ്രഹിക്കാൻ പറ്റിയവനും കാണും, അവനതിനെ സ്വീകരിക്കും. അതുകൊണ്ടാണ് മൂഢന്മാരുടെ അടുത്തത് പറയുന്നത് ഭഗവാൻ. മാം എന്നെ അബുദ്ധയ മൂഢന്മാർ അവ്യക്തം വ്യക്തിമാപന്നം മന്യതേ, ഞാൻ അവ്യക്തനായിരുന്ന് ഇല്ലാതിരുന്ന് വീണ്ടും ജനിച്ചവനായി കരുതുന്നു, എന്നുവെച്ചാൽ മനുഷ്യനായി കരുതുന്നു, മറ്റ് മനുഷ്യരെ പോലെ കരുതുന്നു, കർമ്മജന്മമാണ് എന്ന് കരുതുന്നു എന്നാണ്. മമ എന്റെ അമ്മയും അമ്മയുമായ അനുത്തമമായ പരമശ്രേഷ്ഠമായ പരംഭാവം പരവുമായ ഭാവത്തെ അജാനന്ദ അറിയാത്തവരായ അവരൊരിക്കലും അത് മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്ദോ മമാവ്യയമനുത്തമം നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. തദീയം അജ്ഞാനം കിന്നിമിത്തം, എന്തുകൊണ്ട് ഈശ്വരൻ പ്രത്യക്ഷനായി ആ ജീവന്റെ മുമ്പിൽ പ്രകടമായി നിന്നിട്ടും ആ പരമമായ ഭാവത്തെ എന്തുകൊണ്ട് അറിയുന്നില്ല, ദിവ്യമായ ഭാവങ്ങൾ എന്തുകൊണ്ട് അവൻ ഉൾക്കൊള്ളുന്നില്ല, എന്തായിരുന്നു കാരണം? ഇതിച്ഛതേ പറയുന്നു, നാഹം പ്രകാശ സർവസ്യ പറയുന്നു, ലോകസ്യ സർവസ്യ ഞാൻ വെളിപ്പെടുന്നവനല്ല സർവർക്കും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഭഗവാൻ അവതരിച്ചു, ഒരുപാട് മനുഷ്യർ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും ഭഗവാൻ വെളിപ്പെടുന്നില്ല. സാധാരണക്കാരന് പൊതുജനത്തിന് വെളിപ്പെടുന്നില്ല. പറയുന്നു, കേശാന്തി ദേവമത് ഭക്താനാം പ്രകാശോഹം പറഞ്ഞല്ലോ, ഈ ഭക്തന്മാരുടെ സമൂഹത്തിൽ അത് പ്രത്യക്ഷപ്പെടത്തില്ല. പിന്നെയോ കേശാഞ്ചി ദൈവഭക്തനാണ് അല്പഞ്ചല ഭക്തന്മാർ, യഥാർത്ഥ ഭക്തന്മാർ ഈ സമൂഹത്തിൽ അല്പമേ കാണത്തുള്ളൂ. അവർക്കഹം പ്രകാശ, അവർക്ക് ഞാൻ വെളിപ്പെട്ടിരിക്കുന്നു. ഇവിടെ ബാഹ്യമായിട്ടല്ല, അവരുടെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ ഞാൻ വെളിപ്പെട്ടിരിക്കുന്നു. ഈശ്വരനെ ഒരിക്കലും, ഇനി ഈശ്വരൻ ഏത് ശരീരം സ്വീകരിച്ചു വന്നാലും ഈശ്വരൻ ഏത് ഭാവങ്ങളിൽ വന്നാലും ശരി, ഈശ്വരനെ ഒരിക്കലും നഗ്ന നേത്രങ്ങളുണ്ട് ബാഹ്യമായി കാണാൻ പറ്റത്തില്ല, ബാഹ്യമായി ഉപാസിക്കാനോ ആരാധിക്കാനോ പറ്റത്തില്ല. ബാഹ്യമായി കാണുന്ന എന്താണ്? ബാഹ്യമായ നാമരൂപങ്ങളെയാണ്. ഈശ്വരൻ പ്രകാശിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കണ്ടില്ലേ, കൃഷ്ണൻ അവതരിച്ചു വന്നു, സർവരും കണ്ടില്ലേ. പക്ഷേ പറയുന്നു, നാഹം പ്രകാശ, ഞാനങ്ങനെ പ്രകാശിക്കത്തില്ല. അപൂർവം ഭക്തന്മാരുടെ ഹൃദയത്തിൽ മാത്രം ഞാൻ പ്രകാശിക്കുന്നു. അവർ മാത്രമേ ഹൃദയത്തിൽ അറിയുന്നവനെ അറിയുന്നുള്ളൂ, പുറമേ അറിയുന്നവൻ അറിയുന്നില്ല. എന്തുകൊണ്ട്? യോഗമായ സമാവൃത, യോഗമായ സമാവൃതനായി, യോഗമായ ഉണ്ട്. യോഗമായ ഓരോ ആചാര്യന്മാരും ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ യോഗമായ. ഓരോരുത്തരും ഓരോ രീതിയിൽ അതിന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ഗുണാനാം യുക്തി ഘടനം സീവമായ യോഗമായ, ഈ ഗുണങ്ങളുടെ പരസ്പര സംയോജനം, ഈ സത്വരാജ സാത്വിക രാജസ്വഭാവങ്ങൾ കൂടിക്കലർന്നു, വിവേകവും വിജ്ഞാനവും മോഹവും ദുഃഖവും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജീവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ, ഇതാണ് ഗുണങ്ങളുടെ യുക്തി ഘടനം ചേർച്ച. അതാണ് മായയോഗമായ. അവൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ ബോധമുണ്ടാക്കും, ആ ബോധത്തെ നശിപ്പിക്കും, വിവേകമുണ്ടാക്കും, വിവേകത്തെ നശിപ്പിക്കും, ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും, പിന്നെ അജ്ഞാനം കൊണ്ട് അതിനെ മൂടും. ഇങ്ങനെ സർവവും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവൻ്റെ ഉള്ളിൽ. ഇതാണ് യോഗമായ. ഇതുകൊണ്ട് അവൻ്റെ അന്ധക്കരണത്തെ ആവരണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഉള്ളിൽ ഇത് പ്രകാശിക്കുന്നില്ല. മൈ മനുഷ്യത്വാദി സംസ്ഥാന ദർശനം മാത്രേ നമ്മുടോ എൻ ലോകോ. സർവസമാശ്രയണീയത്വായ പറയുന്നു, എന്നെ കാണുന്നത് എങ്ങനെ കാണുന്നു? ഈ മൂഢന്മാര് മനുഷ്യന്റെ രൂപത്തിൽ. ഇവിടെ ഞാൻ മനുഷ്യന്റെ രൂപത്തെ പ്രാപിച്ചിരിക്കുകയാണ്. പക്ഷെ മനുഷ്യന്റെ രൂപത്തെ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ കാണുന്നവൻ അവനെ സമയമായി കാണുന്നു. അവൻ തന്നെ കാണുന്നത് പോലെ തന്നെയാണ് എന്നെയും കാണുന്നത്. എന്റെ പരംഭാവത്തെ അറിയുന്നില്ല എന്ന് രാമാനുജാചാര്യർ പറയുകയാണ്. തന്റെ തന്നെ ഒരു സാമർഥ്യമാണെന്നത് പറയുന്നു. സാമർഥ്യവായന എന്നാണ്. ആത്മന പ്രാവൃതിയും ചെയ്യുക. ലോകചിത്തസ്യ ബന്ധനം സ്വസാമർഥ്യേന ദേവ്യ സകുരുദേ സമഹേശ്വര. മധ്വാചാര്യൻ പറയുന്ന തന്റെ തന്നെ ഒരു സാമർഥ്യമാണ്, ഈശ്വരന്റെ തന്നെ സാമർഥ്യമാണ്. അതെന്ത് ചെയ്യുന്നു? തന്നെ തന്നെ ആദ്യം മറിക്കുന്നു. ആത്മന പ്രാവൃതി, തനിക്കൊരു പ്രാവരണത്തെ തീർക്കുന്നു ഈശ്വരൻ. പിന്നെ എന്ത് ചെയ്യുന്നു? ലോകചിത്തസ്യ ബന്ധനം, ലോകചിത്തത്തിനൊരു ബന്ധനത്തെയും തീർക്കുന്നു. ജീവന്മാരുടെ എല്ലാ അന്ധക്കരണത്തിനും ഒരു മൂടുപടത്തെ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം എന്താണ്? സുസാമർഥ്യേന ദിവ്യ, ദൈവികമായ സാമർഥ്യം, ഈശ്വരീയമായ ഒരു സാമർഥ്യമാണത്. അതിനാണ് യോഗമായ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചെയ്യുന്നു എന്നാണ് ഭാഷകാരൻ വേറെ തരത്തിൽ പറയുന്നത്. അഥവാ ഭഗവത ചിത്ത സമാധാന യോഗ തത്കൃതമായ യോഗമായ തയാ യോഗമായ സമാവൃത സംഛന്ന. ഭഗവാനിലുള്ള ചിത്തസമാധാനമാണ് മായ തത്കൃതമായ യോഗമായ, അതുകൊണ്ടുണ്ടാകുന്ന മായ. എന്നിട്ട് ഈശ്വരന്റെ തന്നെ, ഈശ്വരൻ നമ്മുടെ ഭാഷകാരൻ പറയുന്ന ഈശ്വരൻ അങ്ങനെ ഒരു മായ കൊണ്ട് ജീവന്മാരെ മോഹിപ്പിക്കുമ്പോൾ ഈശ്വരൻ അതിന് മോഹിതനാകുന്നില്ല. അങ്ങനെയുള്ള ഒരു മായ, അതുകൊണ്ട് ആവൃതനായിരിക്കുന്നു. അതേവ മൂഢോ ലോകോ എം നാഭിജാനാദി മാം അജമവീയം. അതുകൊണ്ട് ഈ മൂഢന്മാരെന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ഈശ്വരനെ ആരാധിക്കാതിരിക്കുന്നതോ നിരീശ്വരവാദിയാകുന്നു എന്ന് ജീവന്റെ കുറ്റമാണ്. ഈശ്വരനെ അറിയുന്നു എന്ന് പറയുന്നവനും അറിയുന്നില്ലല്ലോ. നമ്മൾ പറയും അവൻ നിരീശ്വരവാദിയല്ല, ഈശ്വര വിശ്വാസമുള്ളവനാണ്. അങ്ങനെ തരംതിരിക്കുന്നതിൻ്റെ ഒരു അർത്ഥമില്ല. കാരണം ഈശ്വര വിശ്വാസിയാണെന്ന് പറയുന്നവനും ഈശ്വരനെ അറിയുന്നില്ല, അവനും മൂഢൻ തന്നെ. നിരീശ്വരവാദി എന്ന് പറയുന്നവനും മൂഢൻ തന്നെ. ഈശ്വരന്റെ തത്വത്തെ അറിയാതെ ഈശ്വരനെ അറിഞ്ഞിട്ടോ ആരാധിച്ചിട്ടോ ഒരു കാര്യമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നു. തത്വത്തെ അറിയാതെ അവൻ ആരാധിക്കുന്നതും ആരാധിക്കാതിരിക്കുന്നതും ഈശ്വരനെ നിഷേധിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും, എല്ലാം സമന്മാരും. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആളെ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരു വ്യത്യാസമില്ല. അത് ഈശ്വരനെ ആരാധിക്കുന്നവനായാലും ശരി, ഈശ്വരനെ നിഷേധിക്കുന്നവനായാലും ശരി, രണ്ടുപേരെയും ഭഗവാൻ വിളിക്കുന്നത് എങ്ങനെയാണ്? മൂഢഃ മൂഢോയും നാഭിജാനാദി. ഈ മൂഢൻ എന്നെ അറിയുന്നില്ല, ആരാധിക്കുന്നവനെ കുറിച്ച് പറയുന്നതാണ്. നിഷേധിക്കുന്നവനും മൂഢൻ തന്നെ, ആരാധിക്കുന്നവനും മൂഢൻ തന്നെ. ആരാ മെച്ചം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പറയുന്നതിന്റെ ആ പരമമായ തത്വത്തെയാണ്. ഈശ്വരൻ എന്നാലും ഭഗവാൻ അങ്ങനെ മൂഢനെന്ന് വിളിക്കാം, ഭക്തന്മാരെ വിളിക്കാൻ എന്തുകൊണ്ട്? ഈശ്വരന് നമ്മുടെ വോട്ടാവശ്യമുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ നോക്കി പറഞ്ഞു. അതാവശ്യമില്ലാത്തതുകൊണ്ട് ഉള്ള കാര്യം പറയുകയാണ്. മൂഢ, മൂഢൻ ആഭിജാനാദി, അവൻ എന്നെ അറിയുന്നില്ല. ഈശ്വരനെ ഭജിക്കുന്നവൻ കൂടി അവൻ മൂഢനായിരിക്കുന്നു, അറിയുന്നില്ല. ലോക, അറിയുന്നവരെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ്? കേശാഞ്ചിൽ ഭക്തൻ അല്പം, അല്പം ചിലർക്ക്, അവർക്ക് ഞാൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയുകയാണ്. അവർ മൂഢരാണ്. അപ്പൊ അതിന് യാതൊരു ദയവും ദാക്ഷിണ്യവും ഭഗവാനില്ല. അങ്ങനെ പറയുന്നതിന് നാഭിജാനാദി മാം അജമവീയം, അജനായിരിക്കുന്ന അവ്യനായിരിക്കുന്ന എന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഇവരാരും അറിയുന്നില്ല. ഒന്നോ കുറെ പേര് ഭജിക്കാതിരിക്കുന്നുണ്ട്, എന്തെങ്കിലും ദോഷമുണ്ടെന്നോ അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല. അത് വേണമെങ്കിൽ ഭജിക്കാം, അല്ലെങ്കിൽ നിഷേധിക്കാം, ഏതായാലും സംബന്ധമില്ല. പക്ഷെ ഭജിക്കുന്നെങ്കിൽ അത് ഈശ്വരൻ ആരാണെന്ന വിവേകത്തോടു കൂടി ഭജിക്കുന്നു. അതേ അവകാശപ്പെടുന്നു, അവനതേ ആവശ്യപ്പെടുന്നു. ഈശ്വരൻ പ്രകാശിക്കണം, അങ്ങനെ ഈശ്വരന്റെ പ്രകാശത്തിൽ ഈശ്വരനെ ഭജിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനെ നിഷേധിക്കുന്നവര് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈശ്വരനെ നിഷേധിക്കുന്നവരെല്ലാം ഭക്തന്മാരാക്കി നമ്മൾ ആള് കൂട്ടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇതെല്ലാം മൂഢന്മാര് എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവസ്യ എന്ന് പറയുന്നതിന് ആചാര്യസ്വാമികൾ യാതൊരു ദാക്ഷിണ്യമുള്ള വിചാരിക്കുന്നത് ഈ ലോകർക്ക് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരുത്തനും എന്താണ്, അഹം ന പ്രകാശ, ഞാൻ വെളിപ്പെടുന്നില്ല. ആർക്കും ഞാൻ വെളിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അഹം ഞാൻ യോഗമായ സമാവൃത, ഞാൻ സ്വയം തന്നെ. അത് രണ്ടു തരത്തിലാണ് രാമാനുജാചാര്യർ പറയുന്നത്. ഈശ്വരൻ സ്വയം തന്നെ യോഗമായാൽ തന്നെ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ജീവന്മാരുടെ ചിത്തത്തെയും അങ്ങനെ മറച്ചിരിക്കുന്നു. രണ്ടു തരത്തിൽ. അതുകൊണ്ടെന്താണ്? ആയ മൂഢലോക, ഈ മൂഢലോകം നാഭിജാനാദി, എന്നെ അറിയുന്നില്ല. അജം അമ്പിയം മാം നാഭിജാനാദി, അജനും അമ്പിയനുമായിരിക്കുന്ന എന്നെ മൂഢലോകം അറിയുന്നില്ല. അതുകൊണ്ട് ആരെയും ഭഗവാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഉള്ള കാര്യം പറയുമ്പോൾ മൂഢനെന്ന് പറയും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ജീവന്മാർ ഈശ്വരനെ തത്വത്തിൽ അറിഞ്ഞ് ആരാധിക്കാത്തത്. അനയോഗമായ തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ടടുത്ത് അതിന് ഉപായം പറയുന്നു. എന്നെ തന്നെ പരമമായി ആശ്രയിച്ച്, എന്റെ തന്നെ പരമമായ തത്വത്തെ അറിഞ്ഞുകൊണ്ട് വിവേകപൂർവം എന്നെ ആശ്രയിച്ച് ഭജിച്ച് ഈ മായയെ അതിജീവിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇതിനാദ്യം അമ്മായി നമുക്ക് ബോധ്യപ്പെടുത്തരുന്നത്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാദി ലോകോ മാമജം അമ്പ്യയം. ശാന്തി ശാന്തി ശാന്തി.